അധ്യാസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി എന്ന് പറയുന്ന വാക്യം അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചയാണ്. ഈശ്വരൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈശ്വരൻ ക്ഷേത്രജ്ഞനായിരിക്കുന്നു എന്ന് വന്നാൽ ഈശ്വരൻ തന്നെയാണ് ഈ ശരീരത്തിൽ ജീവഭാവത്തിലിരിക്കുന്നു എന്ന് വരും. അങ്ങനെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, മാം ക്ഷേത്രജ്ഞം വിദ്ധി. ഞാൻ ശരീരത്തിനുള്ളിൽ ജീവരൂപത്തിലിരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ജനനം മരണം ദുഃഖം തുടങ്ങിയ സംസാരങ്ങൾ ഈശ്വരനും വരുമെന്ന് വരും. അപ്പൊ ഈശ്വരനും ബദ്ധനാവും, ഈശ്വരനും മുക്തനാകും എന്നെല്ലാമുള്ള ദോഷങ്ങൾ വരും. അങ്ങനെയിരിക്കും ഈശ്വരൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഞാൻ ക്ഷേത്രജ്ഞനായി ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് പറയും. ക്ഷേത്രജ്ഞനായി ശരീരത്തിൽ ഇരിക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്വൈത തത്വമാണ്. അദ്വൈതികളും അത് തന്നെ പറയുന്നു. അദ്വൈതകൾ അതിനോടുകൂടി ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എന്താണ് ഈശ്വരൻ? അങ്ങനെ ജീവഭാവത്തിൽ ശരീരത്തിലിരിക്കണം, അല്ലെങ്കിൽ ജീവനായിരിക്കുന്ന ഈശ്വരനാണ് എന്ന് വരികയും ഈശ്വരന് ജനന മരണങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് വരണമെങ്കിൽ, എന്ന് സമർത്ഥിക്കണമെങ്കിൽ അദ്വൈതി പറയുന്നത് എന്താണ്? ഈ ഈശ്വരൻ ഈ ജീവനുമായിട്ടുള്ള ബന്ധം, അവിടെ അദ്വൈതി പറയുന്നത് ഒന്ന് തന്നെ. ഞാൻ ജീവഭാവത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ ജീവനായിരിക്കുന്നു. അത് ആ പറഞ്ഞത് ശരിയാകണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി അംഗീകരിച്ചേ പറ്റൂ. എന്താണോ ഈ ശരീരമായിട്ടുള്ള ആ ബന്ധം, അത് കല്പിതമാണ്, കല്പിതമായിരിക്കണം. അങ്ങനെ ജീവരൂപത്തിലിരിക്കുന്ന ആ ഈശ്വരന് ഈ ശരീരവുമായിട്ടുള്ള ബന്ധം അത് കല്പിതമായിരിക്കണം. അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അവാസ്തവമായിരിക്കാൻ പാടില്ല. അവാസ്തവമാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരന് സംസാരിയാവും. അത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഭാഷ്യ പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അത് ശരി തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് ജീവരൂപത്തിലിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഈശ്വരൻ സംസാരിയല്ല, ജീവൻ സംസാരിയാണ്, പക്ഷെ ഈശ്വരൻ സംസാരിയല്ല. അതെങ്ങനെ സംഭവിക്കുന്നു? കാരണം ആ ഈശ്വരന് ആ ഈശ്വരഭാവത്തിൽ ഈ ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല, ശരീരധർമ്മങ്ങളുമായിട്ടും യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെയല്ലല്ലോ. ഓരോരുത്തരും അറിയുന്ന അങ്ങനെയാണ്, ഞാൻ ജനിക്കുന്നു മരിക്കുന്നു എന്നറിയുന്നു, മറിച്ച് ഞാൻ ഈശ്വരനാണെന്ന് അറിയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈശ്വരനാണ് ഞാനായിട്ടിരിക്കുന്ന. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിനാണ് അധ്യാസം എന്ന് പറയുന്നതിന് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ അധ്യാസം എന്ന് പറയുന്നത് ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രമം എന്ന് പറയുന്നത് പല ദാർശനികന്മാരും സ്വീകരിച്ചിട്ടുള്ളത് തന്നെ അദ്വൈതിയുടെ മാത്രമല്ല, അപൂർവം ചിലർ മാത്രമേ ഈ ഭ്രാന്തി അംഗീകരിക്കാതെയുള്ളൂ. മിക്കവാറും എല്ലാ ദാർശനികന്മാരും ഭ്രാന്തി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഭ്രാന്തിയുടെ സ്വരൂപം അതെങ്ങനെയാണ് എന്നുള്ള അതിൻ്റെ നിർവചനത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഭ്രാന്തി എന്ന് പറയുന്ന അതിനൊരു തത്വമായി എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാ ദാർശനികന്മാരും. ഇവിടെ അദ്വൈതി അതിനെ സ്വീകരിച്ചിരിക്കുന്ന അധ്യാസമായിട്ടാണ്, മറ്റോരോ തരം ഓരോ രീതിയിൽ സ്വീകരിക്കുന്നു. അതിനാണ് ഖ്യാതിവാദം. ഖ്യാതിവാദം എന്ന് വെച്ചാൽ ചർച്ച എന്ന് വളരെ പ്രസിദ്ധമായി ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നു, അല്ലെങ്കിൽ ദർശനങ്ങളിലെല്ലാം പറയുന്നു. പഞ്ചഖ്യാതികൾ: ആത്മഖ്യാതി, അസത്ഖ്യാതി, അന്യതാഖ്യാതി, അഖ്യാതി എന്നിങ്ങനെ പറയുന്നു. അപൂർവം ചിലരൊഴികെ ബാക്കി എല്ലാവരും ഈ ഭ്രാന്തി അംഗീകരിക്കുന്നുണ്ട്. ഇത് ഒരു ഭ്രാന്തിയാണ്. ഈ ജീവന്റെ അനുഭവം എങ്ങനെ? വാസ്തവത്തിൽ ആ ജീവൻ ഈശ്വര സ്വരൂപനാണെങ്കിലും ഈ ശരീരം എന്റേതാണ്, ഞാൻ ജര മരണാദികളൊക്കെ ഉള്ളവനാണ്, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഇങ്ങനെയെല്ലാം ജീവൻ കരുതുന്നത് ഇതൊരു ഭ്രാന്തിയാണ്. ഇതിന് അധ്യാസം എന്ന് പറയുന്നു. അധ്യാസം എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ഈ ശരീരത്തോടും ശരീരധർമ്മങ്ങളോടും താതാത്മ്യപ്പെട്ടിട്ട് ഇതിനെല്ലാം ഞാനെന്നോ അല്ലെങ്കിൽ എൻ്റേതെന്നോ കരുതുന്നു. വാസ്തവത്തിൽ ഇതൊന്നും ആ ജീവന്റേതല്ല. എന്തുകൊണ്ട്? ജീവൻ ഇതൊന്നും ഇല്ലാത്തവനാണ്, കാരണം അത് ഈശ്വരനാണ്. ക്ഷേത്രജ്ഞം ചാഭിമാം വിധി എന്ന് ഈശ്വരൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അധ്യാസത്തെ ഒന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞത്. സ്ഥാനപുരുഷൻ ദൃഷ്ടാന്തം, സ്ഥാനപുരുഷൻ ന്യായം എന്നെല്ലാം പറയും. ചെറിയ ഇരുട്ടുള്ള സ്ഥലത്ത് ഒരാൾക്ക് ഒരു തൂണിനെ കണ്ടിട്ട് അതൊരു മനുഷ്യനാണെന്ന് തോന്നി. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഒരു മനുഷ്യനാണെന്ന് തോന്നി. അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അതൊരു ഭ്രാന്തിയാണ്, ഒരു തോന്നൽ മാത്രമാണ്, അല്ല അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെയാണ് ഈ ശരീരത്തിന് സംഭവിക്കുന്നത്. ജീവൻ വാസ്തവത്തിൽ തനിക്ക് ജരാമരണങ്ങളൊന്നും ഇല്ലെങ്കിലും തനിക്കതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. തൂണിനെ കണ്ടിട്ട് പുരുഷനാണെന്ന് ധരിച്ചതുപോലെ തനിക്ക് സ്വദുഃഖങ്ങളൊന്നും ഇല്ലെങ്കിലും സ്വദുഃഖങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇതാണിവിടെ സിദ്ധാന്തം. ഇതിനൊരു ചോദ്യം ചോദിക്കുന്നു. അതായത് ഈ ഭ്രാന്തി അംഗീകരിക്കുന്ന ആള് തന്നെ അധ്യാസത്തെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അയാൾ പറയുന്നത് എന്താണോ നിങ്ങളീ പറഞ്ഞത് ശരിയല്ല. ഒരാൾക്ക് തൂണിനെ കണ്ടിട്ട് പുരുഷനാണെന്ന് തോന്നാം, അവിടെ അധ്യാസം അല്ലെങ്കിൽ ഭ്രാന്തി സംഭവിക്കാം, എന്നാൽ സർവ്വസാധാരണമാണ്. എല്ലാവർക്കും അത്തരം അനുഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ഈശ്വരൻ ഈ ശരീരത്തോടൊക്കെ താതാത്മ്യപ്പെടും എന്ന് പറയുന്നത്. ജീവരൂപത്തിലിരുന്നുകൊണ്ട് ഈശ്വരൻ തന്നെ താതാത്മ്യപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഈശ്വരൻ ജീവഭാവത്തിൽ താതാത്മ്യപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? ഈ ഭ്രാന്തി എപ്പോഴും അജ്ഞേയമായ രണ്ട് വസ്തുക്കളിലേ ഉണ്ടാവും, അറിവിന് വിഷയമാകുന്ന രണ്ടെണ്ണത്തിലേ ഉണ്ടാവും. ഉദാഹരണം ഇത് തന്നെ, തൂണും മനുഷ്യനും. ആ ഭ്രാന്തി അനുഭവപ്പെടുന്ന വ്യക്തി ഇതിനെ രണ്ടിനെ അറിയുന്നു. ആദ്യം തൂണിനെ തൂണായിട്ട് അറിഞ്ഞില്ല, അത് പുരുഷനായിട്ട് അറിഞ്ഞു. ഭ്രാന്തി ക്ഷണികമാണ്, ക്ഷണം കൊണ്ട് തന്നെ അത് മാറും. മാറിക്കഴിഞ്ഞ ഉടനെ അയാൾ അറിഞ്ഞു അത് തൂണാണെന്ന് പറഞ്ഞു. അപ്പൊ ജ്ഞേയമായിരിക്കുന്ന, അറിവിന് വിഷയമായിരിക്കുന്ന രണ്ട് വസ്തുക്കളിലാണ് ഭ്രാന്തി സംഭവിക്കുന്നത്. അതിനറിയാൻ ഒരാൾ മാറി വേണം, മൂന്നാമതൊരാളുകൂടി വേണം. അപ്പോൾ ഭ്രാന്തി സംഭവിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന്, ആ ഭ്രാന്തി സംഭവിക്കുന്നിടത്ത് രണ്ട് വസ്തുക്കൾ അതിൻ്റെ ആധാരമോ അല്ലെങ്കിൽ അധിഷ്ഠാനമായിരിക്കുന്ന ഒന്ന്, ആരോപിക്കുന്ന ഒന്ന്, പിന്നെ ഇതിനെ കാണുന്ന ഒരുവൻ. അയാൾ പറയുന്നത് ഇതിന് എനിക്ക് ഭ്രാന്തി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഉള്ളിടത്തെ ഭ്രാന്തി സംഭവിക്കും എന്നാണ്. അല്ലാതെ ഭ്രാന്തി സംഭവിക്കത്തില്ലെന്നാണ്. അപ്പൊ അയാളോട് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ടോ ഇത് ആത്മാവിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ആത്മാവിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അറിയുന്നുണ്ടോ? ഉണ്ട്. ആത്മാവിനെ അഹം എന്നുള്ള അനുഭവത്തിലൂടെ, ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ അറിയുന്നത് ആത്മാവിനെ തന്നെയാണ്. ഈ ചോദ്യം ചോദിച്ചയാൾ അംഗീകരിക്കുന്നുണ്ട്. ശരി, ശരീരം ത്തിൽ വരുന്ന ജരാ മരണാദികൾ, ഈ ധർമ്മങ്ങൾ, ബാല്യം യൗവനം വാർദ്ധക്യം തുടങ്ങിയ ഈ ധർമ്മങ്ങൾ നിങ്ങളറിയുന്ന ആത്മാവിൻ്റേതാണോ? അതല്ല, അത് ശരീരത്തിൻ്റെതാണ്. അത് ശരീരത്തിൻ്റെതാണെങ്കിൽ ഞാൻ വൃദ്ധനായി, എനിക്ക് ജരയുണ്ട് എന്നെല്ലാം പറയുന്ന എന്താണോ? അത് ശരീരധർമ്മങ്ങളെ തന്നിൽ ആരോപിക്കുകയാണ്. ഞാനെന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ സൂചിപ്പിക്കുകയാണ്. ഞാൻ വൃദ്ധനാണെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ വാർദ്ധക്യത്തെ എന്നിൽ ആരോപിക്കുകയാണ്. അത് ഭ്രാന്തിയാണോ സത്യമാണോ? അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചയാളും പറയും ഇത് ഭ്രാന്തിയാണ്. കാരണം ഞാനെന്നറിയുന്നത് ആത്മാവിനെ, ഞാൻ വൃദ്ധനാണെന്ന് പറയുമ്പോൾ വാർദ്ധക്യം ശരീരത്തിൽ, അപ്പോൾ ശരീരത്തിലുള്ള വാർദ്ധക്യത്തെ എന്നിൽ ആരോപിക്കുന്നു, ഇത് ഭ്രാന്തിയാണ്. അവിടെ അധ്യാസത്തെ അംഗീകരിക്കുന്നു പുറോക്ഷി, അത്രയും അംഗീകരിക്കുന്നുണ്ട്. അവിടെ അധ്യാസത്തിന് അജ്ഞേയമായ രണ്ട് വസ്തുക്കളില്ല. കാരണം ഒന്ന് ഞാൻ, മറ്റൊന്ന് എൻ്റെ ശരീരത്തിലിരിക്കുന്ന വാർദ്ധക്യം, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു? എൻ്റെ ശരീരത്തിലെ വാർദ്ധക്യത്തെ എന്നിൽ ആരോപിച്ചിട്ട് ഞാൻ വൃദ്ധനാണെന്ന് പറയുന്നു. ഇത്രയും ചോദ്യം ചോദിച്ചയാൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അധ്യാസം അല്ലെങ്കിൽ ഭ്രാന്തി ഉണ്ടാകുന്നതിന് ജ്ഞേയമായ രണ്ട് വസ്തുക്കൾ വേണം, മൂന്നാമതതിനൊരു ജ്ഞാതാവ് വേണം എന്ന് പറയുന്നതിൽ കഴമ്പില്ല. അതാണ് ഇവിടെ അടുത്ത് പറയാൻ പോകുന്നു. കാരണം നിങ്ങളുടെ സ്വന്തം അനുഭവം വെച്ച് തന്നെ നോക്കിയാൽ ജ്ഞാതാവ് തന്നെ തന്നെ, കാരണം ഇവിടെ ഞാൻ എന്ന് പറയുന്ന ജ്ഞാതാവാണ്, അറിയുന്നവനാണ്. ഞാൻ പറയുകയാണ് എന്നിൽ വാർദ്ധക്യമുണ്ടെന്ന്. അപ്പോൾ ജ്ഞാതാവായിരിക്കുന്ന ഞാൻ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ധർമ്മമായ വാർദ്ധക്യത്തെ എന്നിൽ ആരോപിക്കുന്നു. അതുകൊണ്ട് നേരത്തെ ഒരു യുക്തി പറഞ്ഞത് എപ്പോഴും അധ്യാസത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ന്യായമായ രണ്ട് വസ്തുക്കൾ വേണം, പിന്നെ അതിനറിയുന്ന ഒരു ജ്ഞാതാവും വേണം എന്ന് പറഞ്ഞത് യുക്തിക്ക് നിരക്കുന്നതല്ല. അതാണ് ഇനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നു. ഏവം സുഖ ദുഃഖ മോഹാത്മകത്വാതിര ആത്മനോ നയുക്തോ അവിദ്യാകൃതത്വ അവിശേഷാ ജരാമൃതിവ ന അതുല്യത്വ ഇതി ചേത് സ്ഥവനപുരുഷോ ജ്ഞേയോ ഏവ സന്തോ ജ്ഞാത്ര അന്യോന്യസ്മിൻ അധ്യസ്തോ അവിദ്യ. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഭാഷ്യമാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ. ദേഹാത്മനോസ്തു ജ്ഞേയ ജ്ഞാത്രോരേവ ഇതരേതര അധ്യാസ ഇതിന സമൂഹ ദൃഷ്ടാന്ത എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതോ ദേഹധർമ്മോ ജ്ഞേയോപി ജ്ഞാതുരാത്മനോ ഭവതീതി ചെയ്ത് എന്ന അചൈതന്യാദി പ്രസംഗ. അതുകൊണ്ട് എന്താണോ ഇവിടെ പറയുന്നത്, ഈ ചോദ്യം ചോദിച്ച ആള് പറയുന്ന ഉദ്ദേശിക്കുന്ന എന്താണോ, സുഖദുഃഖാദി അനുഭവങ്ങൾ, ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നെല്ലാം പറയുന്നുണ്ട്, ഓരോ ജീവനും അനുഭവിക്കുന്നുണ്ട്, ഇതെല്ലാം സത്യമാണ്, എന്നിൽ സുഖദുഃഖങ്ങളെല്ലാം വാസ്തവത്തിലുണ്ട്, ഞാൻ ജീവനാണ്, ജീവനിൽ സുഖദുഃഖങ്ങളെല്ലാം വാസ്തവത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ സുഖിയാണെന്ന് ദുഃഖിയാണോ എന്ന് സ്വയം അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈശ്വരനാകാൻ വഴിയില്ല. കാരണം ഈശ്വരന് സുഖദുഃഖാനുഭവങ്ങളില്ലാത്ത ആളാണ്. ക്ഷേത്രജ്ഞം ജാപി ഞാൻ മാം വിദ്ധി എന്നിവിടെ പറഞ്ഞിരിക്കുന്നെങ്കിലും ഒരിക്കലും ഈ ക്ഷേത്രജ്ഞൻ, ഈ ജീവൻ ഈശ്വരനാകത്തില്ല. ഇതാണ് പൂർവപക്ഷം ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? സുഖദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നാണ് അനുഭവം. സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ഞാനൊരിക്കലും ഈശ്വരനാകത്തില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കണം എന്നാണ്. ഇതിനെ നിഷേധിക്കുന്നു അചൈതന്യാദി പ്രസംഗ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അചൈതന്യം തുടങ്ങിയ ദോഷങ്ങൾ വരും. അതെന്താണ് ദോഷമെന്ന് അടുത്ത് വിശദീകരിക്കുന്നു. ജ്ഞേയസ്യ ദേഹാദേഹേ ക്ഷേത്രസ്യ ധർമ്മഃ സുഖദുഃഖമോഹ ഇച്ഛാദയോ ജ്ഞാതുഃ ഭവന്തി. തർഹി ജ്ഞേയസ്യ ക്ഷേത്രസ്യ ധർമ്മഃ കേചന ആത്മനോ ഭവന്തി അവിദ്യ അധ്യാരോപിതാഃ ജരാമരണാദയസ്തു ന ഭവന്തി ഇതി വിശേഷഹേതു വക്തവ്യഃ. ന ഭവന്തി ഇത്യസ്യ അനുമാനം അവിദ്യ അധ്യാരോപിത ജരാമരണാധിപതി ഹേത്വാദ് ഉപാദേയത്വാദ് ഇത്യാദി. ഇവിടെ ചോദ്യം ചോദിച്ചയാൾ പറയുന്നത് എന്താണോ, ശരീരത്തിൽ ബാഹ്യമായി സ്ഥൂലമായി കാണുന്ന ഈ ജരയും മറ്റും അത് ശരീരത്തിൻ്റെ തന്നെയാണ്, ക്ഷേത്രജ്ഞൻ്റെ അല്ല. പിന്നെ ഞാൻ വൃദ്ധനാണെന്ന് പറയുന്നതോ അത് ആരോപിക്കുന്നതാണ്. അവിടെ അധ്യാസം തന്നെ സംഭവിക്കുന്നു. ഞാൻ എന്ന് ആ ചൈതന്യത്തിൽ, ആ ചൈതന്യം ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ഈ ശരീരത്തിലൂടെ ശരീരധർമ്മങ്ങളോട് താതാത്മ്യപ്പെട്ട് ശരീരധർമ്മങ്ങളിൽ ഞാനെന്ന് അഭിമാനിക്കുകയാണ്. ഇതാണ് ഭ്രാന്തി അധ്യാസം എന്ന് പറയുന്നത്. അതത്രയും ശരിയാണ്. അപ്പോൾ ജ്ഞേയധർമ്മങ്ങളാണ്, ദേഹധർമ്മങ്ങളാണ്, ജ്ഞേയമായിരിക്കുന്ന ദേഹത്തിൻ്റെ ധർമ്മങ്ങളാണ് ജരാമരണാദികൾ. അതിനോട് താതാത്മ്യപ്പെട്ടിട്ട് അതെല്ലാം എൻ്റേതാണ് എന്ന് അനുഭവപ്പെടുന്നത് അധ്യാസം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഞാൻ സുഖി ദുഃഖി എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല. അത് ശരീരധർമ്മമല്ല, സ്ഥൂലമല്ല, ബാഹ്യമല്ല, മറിച്ച് അത് ഉള്ളിലാണ്. ആ സുഖവും ദുഃഖവും ഈ ചൈതന്യത്തിൽ തന്നെയാണ്. അപ്പോൾ ആ സുഖദുഃഖാദികൾ ഈ ചൈതന്യത്തിൻ്റെ തന്നെ ധർമ്മമാണ്, അത് അധ്യസിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ടത് ജീവന്റെ അനുഭവമാണ്. അതുകൊണ്ട് ആ ജീവൻ സുഖിയും സുഖവും ദുഃഖവും ഉള്ളവനാണ്. അതുകൊണ്ട് ഒരിക്കലും അവൻ ഈശ്വരനാകാൻ വഴിയില്ല. സാധാരണ പറയുന്ന വ്യക്തി തന്നെയാണ്. അതിവിടെ ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നു. സാധാരണ ആരോടെങ്കിലും പറയുകയാണ് ഈശ്വരൻ ഏകനാണ്, വ്യാപകനാണ്, ഈശ്വരൻ തന്നെയാണ് സർവ്വശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരനും സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ ആ ഈശ്വരനും ജീവനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് സാധാരണ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. അതുകൂടെ ശാസ്ത്രീയമായ ഒരു ഭാഷയിൽ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. യദി ഹി ജ്ഞേയസ്യ ദേഹാദേഹേ ക്ഷേത്രസ്യ ധർമ്മാഃ. ജ്ഞേയമായിരിക്കുന്ന ദേഹാദികളുടെ, ക്ഷേത്രത്തിൻ്റെ ധർമ്മങ്ങൾ, സുഖദുഃഖമോഹ ഇച്ഛാദികൾ, ജ്ഞാതഹു ഭവന്തി, അതെല്ലാം ജ്ഞാതാവിൻ്റേതാണെന്ന് പറയുന്നു. ക്ഷേത്രജ്ഞൻ്റേതാണെന്ന് പറയുകയാണെങ്കിൽ സുഖദുഃഖാദികളെല്ലാം ക്ഷേത്രജ്ഞൻ്റേതാണ് എന്നാണ് പറയുന്നതെങ്കിൽ അത് പൂർവക്ഷി പറയുകയാണ്. തർഹി ജ്ഞേയസ്യ ക്ഷേത്രസ്യ ധർമ്മാഃ കേചന ആത്മനോ ഭവന്തി അവിദ്യ അധ്യാരോപിതാഃ ജരാമരണാദയസ്തു ന ഭവന്തി ഇതി വിശേഷഹേതു വക്തവ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞേയസ്യ ക്ഷേത്രസ്യ ധർമ്മാഃ, ജ്ഞേയമായിരിക്കുന്ന ക്ഷേത്രധർമ്മങ്ങൾ, കേചന ആത്മനോ ഭവന്തി, സുഖദുഃഖാദികളും മറ്റും അത് ജ്ഞാതാവിൻ്റെ തന്നെയാണ്, ക്ഷേത്രജ്ഞൻ്റെ തന്നെയാണ് എന്ന് പറയുന്നു. അവിദ്യാധ്യാരോപിത ജരാമരണാദയസ്തു, എന്നാൽ അവിദ്യ കൊണ്ട് കൽപ്പിച്ച ജരാമരണാദികളൊന്നും അതൊന്നും ഈ ആത്മാവിൻ്റേതല്ല, ശരീരത്തിൻ്റേതാണ് എന്ന് പറയുന്നതിനെന്ത് ഹേതുവാ നിങ്ങൾ പറയുന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. പുറകോഷ് പറയുന്നത് എന്താണ്, ഈ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഈ ക്ഷേത്രധർമ്മങ്ങൾ, ശരീരധർമ്മങ്ങൾ ഇതെല്ലാം ആരോപിക്കുന്നതാണ്, വാസ്തവത്തിൽ അക്ഷേത്രജ്ഞനില്ല. എന്നാൽ സുഖദുഃഖാദികളും മറ്റും എന്താണോ അത് അക്ഷേത്രജ്ഞനുണ്ട്. അതുകൊണ്ട് ഈ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞൻ സുഖിയും ദുഃഖിയുമാണ്, വാസ്തവത്തിൽ അവിടെ സുഖദുഃഖങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്, ഇതിനെന്ത് ഹേതുവാണ് നിങ്ങൾ പറയുന്നത്? രണ്ടും ക്ഷേത്രധർമ്മങ്ങളായിരിക്കെ ഒന്നിനെ ജ്ഞാതാവിൻ്റെ ധർമ്മമായിട്ടും മറ്റൊന്നിനെ അങ്ങനെ അല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ജരാമരണാദികളെ ഭ്രാന്തിയാണെന്ന് നിങ്ങൾ പറയുന്നു. അതേസമയം സുഖദുഃഖങ്ങളെല്ലാം ഈ ജ്ഞാതാവിൽ വാസ്തവത്തിലുണ്ടെന്നും പറയുന്നു. ഇതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ആത്മാവുണ്ട് എന്ന് അംഗീകരിക്കുന്ന വളരെയധികം പേരുണ്ട്, ദാർശനികന്മാർ. അവരെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണെന്തോ, ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറെയാണ്. മീമാംസകനായാലും നൈയായികനായാലും വൈശേഷികനായാലും സാംഖ്യനായാലും എല്ലാവരും പറയുന്നുണ്ട്, ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ശരീരം ആത്മാവല്ല. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പൊ ശരീരധർമ്മങ്ങളോ അതും ആത്മാവിൻ്റെതല്ല. പിന്നെ അറിയുന്നതോ ഞാൻ വൃദ്ധനായിരുന്നു, അതിന് അധ്യാസം. അക്കാര്യത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു, അതൊരു ഭ്രാന്തിയാണ്. ഒരിക്കലും ആത്മാവിൽ വാർദ്ധക്യമില്ല. ഞാൻ ജനിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നത് അതെല്ലാം ശരീരധർമ്മമാണ്. പക്ഷെ അങ്ങനെ പറയുന്നവരിൽ തന്നെ ഒരു കൂട്ടർ പറയണത്, സാധാരണ മനുഷ്യനെല്ലാം പറയുന്നു ആ ശരീരത്തെ സംബന്ധിച്ച് അത് ശരിയാണ്, ഭ്രാന്തിയാണ്. പക്ഷേ സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നെല്ലാം അനുഭവമുള്ളതുകൊണ്ട് അതെല്ലാം ഈ ക്ഷേത്രജ്ഞന്റെ ധർമ്മമാണ്. അതുകൊണ്ട് ക്ഷേത്രജ്ഞൻ സുഖിയും ദുഃഖിയുമാണ്. ആ ക്ഷേത്രജ്ഞൻ ഒരിക്കലും ഈശ്വരനാകത്തില്ല. അതിന് ഈശ്വരൻ തന്നെ പറഞ്ഞാലും ആകത്തില്ല എന്നാണ്. അതിന് സമാനം പറയുന്നു, ന ഭവന്തീതി അസ്ഥി അനുമാനം അവിദ്യ അധ്യാരോപിതത്വ ജരാമരണാധിപത് പറയുന്നു. അത് നമുക്ക് അനുമാനിക്കാം, ഊഹിക്കാം. എന്താണോ സുഖദുഃഖാദിയ ദേഹിനോ ന ഭവന്തി, സുഖദുഃഖാദികൾ ഈ ജീവന് വാസ്തവത്തിലില്ല. അത് നമുക്ക് അനുമാനിക്കാം എന്നുള്ള അനുമാനമുണ്ട്. എന്തുകൊണ്ട്? അവിദ്യ അധ്യാരോപിതത്വ, അതും ഈ ജരാമരണങ്ങളെപ്പോലെ അവിദ്യ കൊണ്ട് ആരോപിച്ചതാണ്, കൽപ്പിച്ചതാണ്. സ്ഥാണുവിൽ പുരുഷനെ കൽപ്പിച്ചതുപോലെ തന്നിൽ കൽപ്പിച്ചിരിക്കുകയാണ് സുഖദുഃഖങ്ങൾ. വാസ്തവത്തിൽ അത് തന്നിൽ ഇല്ല. ഏതുപോലെ ജരാമരണാധിപ, എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിൻ്റെ ധർമ്മങ്ങളെ തന്നിൽ ആരോപിച്ചിട്ട് എനിക്ക് ജരയും മരണവുമെല്ലാം ഉണ്ടെന്ന് ഒരുവൻ പറയുന്ന ഒരു ജീവൻ, അതുപോലെയുള്ള എനിക്ക് സുഖവും ദുഃഖവും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശരീരധർമ്മങ്ങൾ എങ്ങനെയാണോ ആത്മാവിൽ ആരോപിക്കുന്നത്, അതുപോലെ ഈ സുഖദുഃഖാദികളും അതിൽ ആരോപിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ സുഖദുഃഖാദികൾ അവിടെയില്ല. എന്തുകൊണ്ട്? ഹേയത്വ ഉപാധേയത്വ, ഈ ശരീര ധർമ്മങ്ങൾ എങ്ങനെയാണോ അത് ഹേയവും ഉപാധേയവുമായിരിക്കുന്നത്. യൗവനത്തിലേക്ക് വരുമ്പോൾ അവിടെ ബാല്യം ശരീരത്തിൽ നിന്ന് പോകുന്നു, വാർദ്ധക്യം പിന്നീട് ഉപാധേയമായി വരുന്നു. അപ്പോൾ ഈ ധർമ്മങ്ങളെല്ലാം ഈ ശരീരം സ്വീകരിക്കുന്നു, വിടുന്നു. അതുപോലെ തന്നെയാണ് സുഖദുഃഖാദികളെ. സുഖദുഃഖാദികളെ എന്ത് ചെയ്യുന്നു? സുഖത്തെ സമ്പാദിക്കുന്നു, ദുഃഖത്തെ ഒഴിവാക്കുന്നു. ചിലപ്പോൾ ദുഃഖത്തെ സമ്പാദിക്കുന്നു, ചിലപ്പോൾ സുഖത്തെ ഒഴിവാക്കുന്നു. സുഖദുഃഖാദികളും ഹേയവും ഉപാധേയവുമാണ്. ഹേയവും എന്ന് വെച്ചാൽ ഒഴിവാക്കാവുന്നുള്ളത്, ഒഴിവാക്കുന്നത് ഉപാധേയം എന്ന് പറയുന്നത് സ്വീകരിക്കുന്നത്. അപ്പോൾ ജരാമരണാദികൾ എങ്ങനെയാണോ ശരീരത്തിൽ ഹേയവും ഉപാധേയവുമായിരിക്കുന്നത് ആ ജീവന്, അതുപോലെ തന്നെയാണ് സുഖദുഃഖങ്ങളും. അത് സ്ഥായിയായി അവിടെ നിൽക്കുന്നില്ല, വരികയും പോവുകയും ചെയ്യുന്നു, ആഗമാപായികളാണ്. അപ്പോൾ ഇതേ യുക്തി വെച്ച് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആഗമാപായികളായിരിക്കുന്ന ശരീരധർമ്മങ്ങൾ എങ്ങനെയാണോ ആ ക്ഷേത്രജ്ഞനിൽ ആരോപിക്കുന്നത്, കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവം ഭ്രാന്തിയാകുന്നത്, അതുപോലെ ഈ ക്ഷേത്രജ്ഞനിൽ സുഖദുഃഖാദികളെ കൽപ്പിക്കുകയാണ്. കാരണം അതും വന്നും പോയും ഇരിക്കുന്നവയാണ്, സ്ഥായിയല്ല. മറിച്ച് ക്ഷേത്രജ്ഞനാണെങ്കിലോ സദാ സ്ഥായിയായിരിക്കുന്നു. അങ്ങനെ സദാ ചൈതന്യ രൂപത്തിൽ ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ സദാ അതുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. മറിച്ച് ഈ സുഖദുഃഖാദികളോ വന്നും പോയും ഇരിക്കുന്നു. വന്നും പോയും ഇരിക്കുന്ന ഈ സുഖദുഃഖാദികൾ ആ ചൈതന്യത്തിൽ ആരോപിക്കപ്പെടുന്നതാണ്. ജീവചൈതന്യം ജ്ഞാതാവിൽ ക്ഷേത്രജ്ഞനിൽ ആരോപിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതും ഭ്രാന്തിയാണ്, അതാണ് ഇവിടെ സിദ്ധാന്തിക്കുന്നത്. അതുകൊണ്ട് ഭ്രാന്തിക്ക് രണ്ട് ജ്ഞേയമായ വസ്തുക്കൾ തന്നെ വേണമെന്നില്ല. ജ്ഞാതാവിൽ ജ്ഞേയത്തെയും അധ്യസിക്കാം. അതുകൊണ്ടെന്താണോ സിദ്ധാന്തം പറയുന്നത്, തത്രൈവം സതി കർത്തൃത്വ ഭോക്തൃത്വ ലക്ഷണ സംസാരോ ജ്ഞേയസ്ഥോ ജ്ഞാതരി അവിദ്യ അധ്യാരോപിത ഇതി ഇന്നത്തേന ജ്ഞാതഹു കിഞ്ചിത് ദുഷ്യതി. ഇങ്ങനെ ഇരിക്കുക, നിങ്ങളിത് ഒരാരോപം ഇവിടെ സംഭവിക്കുന്നു, ഒരു അധ്യാസ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെ ക്ഷേത്രജ്ഞൻ ആണ് ജ്ഞാതാവായിരിക്കുന്നു, സർവത്തെ അറിയുന്നവനായിരിക്കുന്ന അത് ഈ ക്ഷേത്രജ്ഞനാണ്, അതിനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ അറിയുന്നു, ക്ഷേത്രജ്ഞൻ ഈ ശരീരത്തെ അറിയുന്നു, ഈ ശരീരധർമ്മങ്ങളെ അറിയുന്നു. അതുകൊണ്ട് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു, ജ്ഞാതാവ് എന്ന് പറയുന്നു. ആ ജ്ഞാതാവിൽ പല ഭാവങ്ങൾ വരുന്നു. ആ ജ്ഞാതാവ് ചിലപ്പോൾ കർത്താവായി മാറുന്നു, പ്രവൃത്തി ചെയ്യുന്നവനായിട്ട്. ചിലപ്പോൾ ആ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഭോക്താവായി മാറുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവനായി മാറുന്നു ആ ജ്ഞാതാവ് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ. അതിനോട് പറഞ്ഞിരിക്കുന്നു കർത്തൃത്വ ഭോക്തൃത്വ ലക്ഷണം. കർത്തൃത്വവും ഭോക്തൃത്വവും എല്ലാം ആ ജീവ ചൈതന്യത്തിൽ കാണുന്നു. ചൈതന്യം സ്വയം അങ്ങനെ കരുതുന്നു, ഞാനിതായി പ്രവൃത്തി ചെയ്യുന്നു, ഞാനിതായി പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നു, ഞാൻ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നു എന്നെല്ലാം കാണുന്നു. ഈ അനുഭവത്തിനാണ് സംസാര. സംസാരമെന്ന് പറയുന്ന ഇതാണ്. സംസാരമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ടാണ് അതിന് സംസാരം. സർഗതവും ഗമനാർത്ഥത്തിലുള്ള ധാതുവിൽ നിന്നാണ് സംസാരം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ അത് അനുപരതമായി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ ഇതിനവസാനം വരുമെന്ന് ജീവൻ അറിയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അതിന് സംസാരമെന്ന് പേര് കിട്ടി. അപ്പോൾ ഈ സുഖദുഃഖാദി അനുഭവ രൂപത്തിലുള്ള ഈ സംസാരം വാസ്തവത്തിൽ എന്താണോ ജ്ഞേയസ്ഥ, ഇത് വാസ്തവത്തിൽ ഈ കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം ജ്ഞേയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്ഞാതാവ് അറിയുന്നിടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം ജ്ഞാതാവിന്റെ അറിയുന്ന വിഷയമാണ്. ക്ഷേത്രജ്ഞൻ ഈ ക്ഷേത്രത്തെ അറിയുന്നവനായ ക്ഷേത്രജ്ഞനെന്നോ അല്ലെങ്കിൽ ജ്ഞാതാവെന്നോ പറയാം. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെ അറിയുന്നവൻ, ജ്ഞാതാവെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. ജ്ഞാതാവ് അറിയുന്നത് മുഴുവൻ ക്ഷേത്രമാണ് അല്ലെങ്കിൽ ക്ഷേത്രധർമ്മമാണ്. ആ ജ്ഞാതാവാണ് ചൈതന്യം. അതാണ്, അതിനെയാണ് നമ്മൾ ജീവനെന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത്, ക്ഷേത്രജ്ഞനെന്ന് പറയുന്നതെല്ലാം അതിനെയാണ്. അതറിയുന്ന സർവവും ക്ഷേത്രമോ അല്ലെങ്കിൽ ക്ഷേത്രധർമ്മവുമായി. അവൻ അറിയുന്നത്, അവൻ്റെ അറിവിന് വിഷയമാകുന്നതെല്ലാം എന്തായി? ജ്ഞേയമായി. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയമാകുന്നു, അല്ലെങ്കിൽ അത് ജ്ഞേയസ്ഥമായി. ജ്ഞേയസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ജ്ഞേയമായി, ആ ജ്ഞേയത്തിലിരിക്കുന്ന ജരാമരണാദികളെല്ലാം ജ്ഞേയസ്ഥമായി, ആ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അന്ധകരണം അത് ജ്ഞേയമായി, അന്ധകരണത്തിലിരിക്കുന്നതെല്ലാം ജ്ഞേയസ്ഥമായി. അന്ധകരണത്തിലിരിക്കുന്ന എന്താണ്? സുഖദുഃഖാദികൾ, കർത്തൃത്വഭാവം, ഭോക്തൃത്വഭാവം. കർത്തൃത്വം എന്ന് പറയുന്നത് എന്താണ്? കർത്തൃഭാവം. ഭോക്തൃത്വം എന്ന് പറഞ്ഞാലോ ഭോക്തൃഭാവം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം. ഈ ഭാവം എവിടെ വരുന്നു? ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഭാവം. ഈ ഭാവം ഇരിക്കുന്നത് അന്ധകരണത്തിലാണ്. ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവം ഇരിക്കുന്നത് അന്ധകരണത്തിലാണ്. അന്ധകരണം ജ്ഞേയമായി, അന്ധകരണത്തിലിരിക്കുന്ന ഇവയെല്ലാം ജ്ഞേയസ്ഥമായി. അതുപോലെ തന്നെ സുഖം, ഞാൻ സുഖിക്കുന്നു. സുഖം എവിടെയിരിക്കുന്നു? അന്ധകരണത്തിലിരിക്കുന്നു. ഞാൻ ദുഃഖിക്കുന്നു. ദുഃഖം എവിടെയിരിക്കുന്നു? അന്ധകരണത്തിലിരിക്കുന്നു. ഇവയെല്ലാം ജ്ഞേയസ്ഥങ്ങളാണ്. അന്ധകരണത്തിലിരിക്കുന്ന ഈ സുഖദുഃഖാദികളെ അനുഭവത്തോടു കൂടി ചേർക്കുന്നു, ആണ് അധ്യാസം, ആണ് ഞാൻ സുഖിക്കുന്നു, സുഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. അനുഭവം എന്ന് പറയുന്നതോ അതാണ് ജ്ഞാതാവ്. ജ്ഞാതാവ് തന്നെയാണ് അനുഭവ രൂപത്തിലിരിക്കുന്നത്. ആ അനുഭവത്തിനോടുകൂടി സുഖദുഃഖാദികളെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്നത് ചൈതന്യം, ജ്ഞാനം, ആ ചൈതന്യത്തോടുകൂടി സുഖദുഃഖാദികളെ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് ആ ചൈതന്യം സ്വയം പറയുന്നു ഞാൻ എന്ന് പറയുന്നത് ചൈതന്യത്തെ സൂചിപ്പിക്കുകയാണ്. ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു, ദുഃഖത്തെ അനുഭവിക്കുന്നു. ഇതിനാണ് അധ്യാസം ആരോപം എന്ന് പറയുന്നത്. സുഖദുഃഖാദി ക്ഷേത്രധർമ്മങ്ങളെ, അന്തക്കരണ ധർമ്മങ്ങളെ തന്നിലേക്ക്, താനെന്താണ് ചൈതന്യമാണ് തന്നിലേക്ക് ആരോപിച്ചിട്ട് അതെല്ലാം ഞാനാണെന്നോ അല്ലെങ്കിൽ അതെന്റേതാണെന്നോ പറയുക. അതാണ് ജ്ഞാതരി ജ്ഞാതാവിൽ അവിദ്യ അധ്യാരോപിത, അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. ഇതിനെ രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട്, അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അന്ധക്കരണത്തിൽ ഇരിക്കുന്ന സുഖദുഃഖങ്ങളെയും ഈ ചൈതന്യത്തെയും കൂടി ബന്ധിപ്പിക്കുന്നു, രണ്ടിനെയും കൂടി ഒന്നാക്കുന്നു. എന്നിട്ട് ഞാൻ സുഖി എന്ന് പറയുന്നു, അനുഭവത്തെ ഉണ്ടാക്കുന്നത് അവിദ്യ. വാസ്തവത്തിൽ അത് ചൈതന്യരൂപനായ തന്നിലില്ല, ഇല്ലെങ്കിലും അതുണ്ടെന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് അധ്യാരോപിത, ആരോപിച്ചതാണ്. വാസ്തവത്തിൽ അവിടെ ഇല്ലാത്ത ഒന്നിനെ അവിടെ ഉണ്ടെന്ന് കൽപ്പിക്കുക. ഇന്നത്തേന ജ്ഞാതഹു കിഞ്ചിത് ദുഷ്യതി, ഇതുകൊണ്ട് ജ്ഞാതാവിന് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ സംസാരം ജ്ഞാതാവിനില്ല, ക്ഷേത്രജ്ഞന് സംസാരമില്ല. അതുകൊണ്ട് ഈശ്വരൻ പറഞ്ഞ് ശരിയാണെന്താണ്, ക്ഷേത്രജ്ഞൻ ചാവി മാം വിദ്ധി, ഞാൻ ക്ഷേത്രജ്ഞനാണ് എന്ന് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും, കാരണം ഇവിടെ ഒരിക്കലും അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ആത്മാവിന് സുഖദുഃഖ അനുഭവങ്ങളില്ലെന്നല്ല പറയുന്നത്, പക്ഷെ ആത്മാവിൽ ഉള്ള സുഖദുഃഖ അനുഭവങ്ങൾ അവിടെ കൽപ്പിതമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സർവജനപ്രത്യക്ഷമായിരിക്കുന്നു. എന്താണ് ഈ ജീവൻ അല്ലെങ്കിൽ ഞാൻ സുഖദുഃഖങ്ങളെ അനുഭവപ്പെടുന്നവനാണ്, സുഖദുഃഖിയായിരിക്കുന്നു അല്ലെങ്കിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവനാണ്. ശാസ്ത്രം അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ പറയുന്നെന്താണ്, നിവാസത്തിൽ ഈശ്വരനാണ്. അപ്പം നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യം കേൾക്കുമ്പോൾ മനസ്സതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടും. അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു, അതിനെ വിശദീകരിച്ചിട്ട് പറയുന്നു ഇത് രണ്ട് ശരിയാണ്. ഞാൻ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നു എന്ന് പറയുന്ന അനുഭവം ശരിയാണ്. ഈശ്വരൻ പറഞ്ഞു നീ ഈശ്വരനാണെന്ന് പറഞ്ഞു അത് ശരി തന്നെയാണ്. ഇത് രണ്ടും എങ്ങനെ ശരിയാകും? കാരണം ഇവിടെ അധ്യാരോപം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നതുകൊണ്ട്, അവിദ്യ കൊണ്ടുള്ള അധ്യാരോപം സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ അനുഭവം ശരിയാണ്. എന്താണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. അതേ അധ്യാരോപത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ അനുഭവം പരമാർത്ഥമല്ല സത്യമല്ല എന്ന് ബോധ്യമാകും. അപ്പോൾ ഈശ്വരൻ പറഞ്ഞത് ശരി തന്നെയാണ്. എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ജ്ഞാതാവായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ സുഖദുഃഖാനുഭവങ്ങളെല്ലാം നിനക്കുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ന കിഞ്ചിത് ദുഷ്യതി, യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല എന്നാണ്. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. യഥാ ബാലേഹി അധ്യാരോപിതേന ആകാശസ്യ തല മലിനത്വാദിന, ബാലന്മാരെന്ന് വെച്ചാൽ അവിവേകികൾ, കുട്ടികളെന്നുള്ള അർത്ഥത്തിലല്ല, വിവേകമില്ലാത്ത ആൾക്കാർ, മൂഢന്മാർ. അധ്യാരോപിതന് അവർ കൽപ്പിക്കുന്നു, ആരോപിക്കുന്നു എന്താണ്, ആകാശസ്യ തല മലിനത്വാദിന. ആകാശം എന്ന് പറയുന്നത് വ്യാപകമായിരിക്കുന്നു. ആകാശത്തിന് പ്രത്യേകിച്ചൊരു തലമില്ല, പക്ഷെ എന്താണ് അവിടെ ഒരു തലം ഉണ്ടെന്ന് കൽപ്പിക്കുന്നു, ഒരു പ്രതലം. എന്ന് വെച്ചാൽ ആകാശത്തിൽ ഒരു സ്ഥാനമുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ ആകാശം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത ശുദ്ധശൂന്യമാണ്. സ്ഥാനമെന്ന് പറയുന്നത് ദേശത്തെ വരത്തുള്ളൂ. ശൂന്യതയിൽ എങ്ങനെ സ്ഥാനം വരും? വരാൻ വഴിയില്ല. ഭൂമി അതൊരു സ്ഥാനമാണ്, എന്തിനും മറ്റൊന്നിന്. കാരണം അത് മൂർത്തമായൊരു വസ്തുവാണ്. ഇനി അമൂർത്തമായ വസ്തുവാണെങ്കിലും അത് അതിനെ സ്ഥാനമെന്ന് പറയാം, വായുവിനെ പോലെ. പക്ഷെ ഇത് മൂർത്തമായൊരു വസ്തുവാണ് ഭൂമി, അത് മറ്റൊന്നിന് സ്ഥാനമാണ്. മറ്റേതൊന്നിന്? അതുപോലെ മൂർത്തമായൊരു വസ്തുവിന്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ മറ്റൊരു വസ്തുവിനെ വയ്ക്കുന്നു. അതുപോലെ മൂർത്തമായ വസ്തുക്കളെല്ലാം മറ്റൊന്നിന് ഇടം കൊടുക്കുന്നതാണ്. ഇരിക്കാൻ അവകാശത്തെ കൊടുക്കുന്നതാണ്. ആകാശമാണെങ്കിലോ അത് ശൂന്യമാണ്, സ്ഥാനരഹിതമാണ്. എന്നാലും ആൾക്കാർ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ആകാശത്തിൽ ഇന്നതിരിക്കുന്നു, സൂര്യനിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ എങ്ങനെയാണോ വസ്തുക്കൾ ഇരിക്കുന്നത് പോലെ സൂര്യനും ചന്ദ്രനും മറ്റും ഇരിക്കുന്നതിനുള്ള ഒരു സ്ഥാനമായി ആകാശത്തെ കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ അത് ശുദ്ധശൂന്യമാണ്. സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നുമല്ല ആകാശം. അവിടെ കാണുന്ന മേഘങ്ങളല്ല, അവിടെ കാണുന്ന നീല നിറമല്ല, ആകാശത്തിലുള്ള വായുവല്ല. പിന്നെന്താണ് ആകാശം എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതിനെക്കുറിച്ച് ശുദ്ധശൂന്യം എന്നേ പറയാവുള്ളൂ. അതിൽ ഭൗതിക ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. നീളം, വീതി, ഘനം തുടങ്ങിയ മൂർത്ത വസ്തുവിൽ കാണുന്നതായ ഭാവങ്ങളൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്ന ആകാശത്തെയും ചിന്തിക്കാത്തവർ, അതാണ് ബാലൻ എന്ന് പറഞ്ഞു. കൊച്ചുകുട്ടികളല്ല അവിവേകി, അതിനൊരു പ്രതലമായി കാണുന്നു. എന്നിട്ട് പറയുന്നു എന്താണ്, ആകാശത്തിൽ മേഘങ്ങളിരിക്കുന്നു, ആകാശത്തിൽ വായുവിരിക്കുന്നു, ആകാശത്തിൽ സൂര്യചന്ദ്ര നക്ഷത്രം ഇവയെല്ലാം ഇരിക്കുന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന വസ്തുക്കളെല്ലാം ഭൗതികമായ ഗുണങ്ങളുള്ളവയാണ്. ഭൗതികമായ ഗുണങ്ങളുള്ള വസ്തുക്കൾക്ക് ഭൗതികമായ ഒന്നിൽ മാത്രമേ ഇരിക്കാൻ പറ്റൂ. ഭൗതികമായ ഗുണങ്ങളുള്ള ഒന്നിനെ ഇരിക്കാൻ പറ്റൂ. ആകാശത്തിൽ ഒന്നിനും സ്ഥിതി ചെയ്യാൻ സാധ്യമല്ല. ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയാത്തതായ ആകാശത്തെ പ്രതലമുണ്ടെന്ന് കൽപ്പിക്കുന്നു. ഒരു ഭ്രാന്തിയാണ്. മാലിന്യത്തെ കൽപ്പിക്കുന്നു. ആകാശം കറുത്തിരിക്കുന്നു, മേഘങ്ങൾ കൊണ്ട് കറുപ്പും പറയുന്നു. ആകാശം കറുത്തിരിക്കുന്നു, മേഘത്തിന്റെ കറുപ്പാണ് ആകാശത്തിൽ ആരോപിക്കുന്നു. ആകാശം ഇരുണ്ടിരിക്കുന്നു, പറയാറുണ്ടല്ലോ മാനം ഇരുണ്ടിരിക്കുന്നു. വസ്തുവത്തിൽ മേഘമാണ്, പക്ഷേ അത് ആകാശത്തിൽ ആരോപിക്കുന്നു. പിന്നെ പറയും മാനം തെളിഞ്ഞിരിക്കുന്നു, ആകാശം തെളിഞ്ഞു എന്നാണ്. ആകാശത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, മേഘങ്ങൾ ഒഴിഞ്ഞു പോയതേ ഉള്ളൂ. ആകാശത്തിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ആകാശം അത്തരത്തിലൊരു വസ്തുവല്ല, അത് അവസ്തുവാണ്. ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയാത്തൊരു കേവല പ്രതിഭാസമാണ് ആകാശം എന്ന് പറയുന്നത്. ചിന്തിച്ചാൽ ഒരിക്കലും മനസ്സുകൊണ്ട് പിടികിട്ടാത്ത ഒന്നാണ്. അതിന് ഗുണങ്ങളില്ല, ആകൃതിയില്ല, മൂർത്തമെന്നോ അമൂർത്തമെന്നോ അതിനെ നിർണയിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒന്നിനും അവിവേകികളെന്ന് പറയുന്നു. തലം, മലിനത എല്ലാം ആരോപിക്കുന്നു, എല്ലാം സത്യമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെയാണ് അതുപോലെ അനിർവചനീയമായിരിക്കുന്ന, അമൂർത്തമായിരിക്കുന്ന തന്നിൽ, ചൈതന്യത്തിൽ സുഖവും ദുഃഖമെല്ലാം കൽപ്പിക്കുന്നു. ശരീരത്തെ കൽപ്പിക്കുന്നു, ശരീരത്തിൻ്റെ ധർമ്മങ്ങളെ, ജരാ മരണാദികളെല്ലാം കൽപ്പിക്കുന്നു. ഏവം ച സതി, ഇത് ബോധ്യമായി കഴിഞ്ഞാൽ സർവക്ഷേത്രേഷു വിസ്സതോ ഭഗവതഃ ക്ഷേത്രജ്ഞസ്യ ഈശ്വരസ്യ സംസാരിത്വ ഗന്ധമാത്രമോ വിനാശങ്ക്യം ഏവം ച സതി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞെങ്കിൽ ഇനി പറയുന്ന കാര്യവും മനസ്സിലാവും. എന്താണോ സർവക്ഷേത്രേഷു, ഈ സർവശരീരങ്ങളിലും ഓരോ ജീവനും മനുഷ്യ പശു പക്ഷ്യാദി രൂപത്തിൽ കാണുന്ന ഈ സർവക്ഷേത്രങ്ങളിലും സതോ ഭഗവത ക്ഷേത്രജ്ഞസ്യ, അവിടെ ഈശ്വരനുണ്ട്, അവിടെ ഈശ്വരൻ ഇരിക്കുന്നു. ക്ഷേത്രജ്ഞം ചാപി മാം വിധി, മനുഷ്യന് വേണ്ടി മാത്രം പറഞ്ഞത്. സർവജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനായ ക്ഷേത്രജ്ഞനായിരിക്കുന്ന, ജ്ഞാതാവായിരിക്കുന്ന ഈശ്വരന് സംസാരിത്വ ഗന്ധമാത്രമായി, സംസാരിത്വ ലേശം പോലും, ഗന്ധം എന്ന് വെച്ചാൽ ലേശം, സ്വല്പം അല്പം ലേശം സംസാരം പോകുന്നു. അതായത് സുഖദുഃഖാദികൾ, ജരന മരണങ്ങൾ ഇവയുടെ ലേശം പോലും നാശങ്കയും ശങ്കിക്കരുത്. സംസാരിത്വ ഗന്ധം, ഗന്ധം എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന മണമെന്നുള്ള അർത്ഥത്തിലല്ല, ലേശം എന്നുള്ള അർത്ഥത്തിലാണ്. അത് ശങ്കിക്കരുത്, അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞതെന്താണ്? ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നത്, അത് സത്യം തന്നെയാണ്. അതിൽ നമ്മുടെ അനുഭവമായി പൊരുത്തപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അധ്യാസം എന്നുള്ള ഒന്നിനെ അംഗീകരിക്കുന്നതിനൂടെ അതിനെല്ലാം പരിഹാരമായി. അതുകൊണ്ട് അദ്വൈതി എന്ത് ചെയ്യുന്നു? ഈശ്വരൻ സർവ ശരീരത്തിനും ജീവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്ന അദ്വൈതത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നുകൂടി സ്വീകരിക്കുന്നു. എന്താണ് അധ്യാസത്തെ കൂടി? ഈശ്വരൻ പറഞ്ഞ ആ കാര്യം സത്യമാവണമെങ്കിൽ എന്താണ്? ഞാൻ തന്നെയാണ് കേവലം ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ല, അല്ലെങ്കിൽ ജീവനിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ല, മറിച്ച് ഞാൻ തന്നെയാണ് ആ ജീവനായിരിക്കുന്നത്, ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ആ ക്ഷേത്രജ്ഞനായിരിക്കുമ്പോഴും ഈശ്വരനായി തന്നെ ഇരിക്കണമെങ്കിൽ ഈശ്വരൻ ജീവനെപ്പോലെ സംസാരിയാകാതിരിക്കണമെങ്കിൽ അവിടെ ഈ അധ്യാസം എന്ന് പറയുന്ന ഈ തത്വത്തെ സ്വീകരിച്ചേ പറ്റുമെന്ന്. അതിനെ സ്വീകരിക്കാതെ അദ്വൈതി പറയുന്ന എന്താണ്? നിങ്ങൾ പറയുകയാണ് ഈശ്വരൻ സർവവ്യാപിയാണ്, സർവശരീരത്തിനും ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാകത്തില്ല. ഈശ്വരന് സംസാരിയാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അധ്യാസം എന്ന് പറയുന്നതിനെ അവിടെ ഒന്ന് സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അദ്വൈതി തത്വമസി എന്ന് പറയുമ്പോൾ ജീവനും ഈശ്വരനും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി അധ്യാസത്തെ സ്വീകരിക്കുന്നു. അധ്യാസത്തെ സ്വീകരിക്കുമ്പോൾ ഫലത്തിൽ ജഗത് മിഥ്യാത്വം വന്നു ചേരും. അധ്യാസത്തെ സ്വീകരിക്കുമ്പോൾ ജഗത് മിഥ്യാത്വം അതോടൊപ്പം വന്നു ചേരുന്നതാണ്. അല്ലാതെ മനഃപൂർവ്വം ശങ്കരാചാര്യരെ കുറിച്ച് ആൾക്കാർ ആക്ഷേപം പറയും. എന്താണ് ശങ്കരാചാര്യ മായാവാദിയാണ്, എല്ലാം മായ എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഗുരു അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ഗുരു ശങ്കരാചാര്യേക്കാളും മേലെയാണ് എന്നൊക്കെ പറയും ആൾക്കാർ. ഈ മായാവാദം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണത്. ശങ്കരാചാര്യരുടെ ബുദ്ധി അവിടെ വേണ്ട രീതിയിൽ പ്രയോഗിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത്തരം തത്വങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഈ മായാവാദത്തെ അംഗീകരിക്കാതെ നിവർത്തിയില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നത്, ഇനി ശരീരത്തിൽ ഞാനിരിക്കുന്നോ, അല്ലെങ്കിൽ ജീവനിൽ ഞാനിരിക്കുന്നോ, അല്ലെങ്കിൽ എൻ്റെ അംശമായി ജീവനിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളടത്ത് പ്രശ്നമില്ല. വേറെടുത്ത് പറയുന്നുണ്ട് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെച്ചുകൊണ്ട് വേറെ സിദ്ധാന്തം ഉണ്ടാക്കാം. അതാണ് ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെയാണ് നീ എന്ന് തെളിച്ചു പറയുമ്പോൾ, ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായി എന്ന് പറയുമ്പോൾ ഇതിനെ അദ്വൈതം എന്നേ പറയാൻ പറ്റൂ. ഇതിനെ സമർത്ഥിക്കണമെങ്കിൽ അധ്യാസത്തെ സ്വീകരിക്കുക അല്ലാതെ വേറെ ഒരു ദാർശനികന്മാരുടെ കയ്യിലും വേറെ ഒരു വഴിയുമില്ല. ഈ പറഞ്ഞ വാക്യം സത്യമായി അംഗീകരിക്കണമെങ്കിൽ അധ്യാസത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലോ അത് മായാവാദമായി, ജഗത് മിഥ്യ എന്നുള്ള സിദ്ധാന്തം അവിടെ വന്നു ചേരുന്നതാണ്. പക്ഷെ ഈ അദ്വൈതത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആചാര്യന്മാരെന്ത് ചെയ്യുന്നു? കാരണം നേരിട്ട് അദ്വൈതത്തെ ബോധിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്നു? അവർ ഈ ജഗത്തിന്റെ മിഥ്യാത്വത്തെ ഉറപ്പിക്കുന്നു, അതങ്ങോട്ട് ബോധ്യപ്പെടുത്തുന്നു, അതറിയാൻ താല്പര്യമുള്ളവനെ. അതുകൊണ്ട് കൂടുതൽ സമയം ചർച്ച ചെയ്യുന്നത് അതായത് ഈശ്വര തത്വത്തെക്കാളും ജഗത് മിഥ്യാത്വത്തെ കുറിച്ചായിരിക്കും. കാരണം ഈശ്വര തത്വത്തെ നേരിട്ട് ചർച്ച ചെയ്യാനൊന്നുമില്ല, അത് അതിനെക്കുറിച്ച് ഗീതയിൽ തന്നെ പറയുന്ന എന്താണ്? ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. അത് അതീന്ദ്രിയമായിരിക്കുന്നു എന്നാൽ ബുദ്ധിഗ്രാഹ്യമായിരിക്കുന്നു. എങ്ങനെ അത് ബുദ്ധിഗ്രാഹ്യമാകും? ഈ ജഗത്തിന്റെ മിഥ്യാത്വത്തെ ബോധിച്ചാലേ ബുദ്ധിഗ്രാഹ്യമാകും. അപ്പോൾ ജഗത്തിന്റെ മിഥ്യാത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ ഈ മിഥ്യാത്വത്തെക്കുറിച്ച് പലതരത്തിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആൾക്കാർ ചിന്തിക്കും, എന്താണ് ഈശ്വരനെ ബോധിപ്പിച്ചാൽ പോരെ, എന്തിനാണ് ഇതെല്ലാം പറയുന്നത്, ഒത്തിരി സമയം വെറുതെ ആയല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തതെന്ന് വിചാരിക്കും. എന്തുകൊണ്ട്? അത് അതീന്ദ്രിയമായിരിക്കുന്ന ഒരു വസ്തുവിനെ ബുദ്ധിഗ്രാഹ്യമാക്കുകയാണ്. അപ്പോൾ ബുദ്ധിക്ക് പ്രകടമായും ഗ്രാഹ്യമായിരിക്കുന്ന ഒരു വിഷയത്തെ ചർച്ച ചെയ്ത് അതിൻ്റെ സ്വരൂപത്തെ ബോധ്യപ്പെട്ടാലേ അതീന്ദ്രിയമായിരിക്കുന്ന ഈശ്വരതത്വം ബോധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, എന്താണ്, അദ്വൈത സിദ്ധേ ജഗത് മിഥ്യാത്വ പൂർവകത്വം. അദ്വൈത സിദ്ധി, അദ്വൈതം സിദ്ധമാകണമെങ്കിൽ, ഈശ്വരതത്വത്തെ അദ്വൈതാത്മകമായി ഗ്രഹിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ ആദ്യം ബോധ്യപ്പെടണം, എന്നാലേ അതീന്ദ്രിയമായിരിക്കുന്ന ആ തത്വം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇങ്ങനെ പേജുകളോളം ഭാഷ്യം ചെയ്തത്. അത് പറയുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ട്? ഈ ജഗത് മിഥ്യാത്വത്തെ ബോധ്യപ്പെടുത്താൻ, അത് ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അദ്വൈതത്തെ അംഗീകരിക്കുകയും അതേസമയം അധ്യാസത്തെ നിഷേധിക്കുകയും ചെയ്യുക, അത് സാധ്യമല്ല. അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ, പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളണമെങ്കിൽ അധ്യാസത്തെ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇവിടെ ഇത്രയും നീണ്ട ചർച്ച പോകുന്നത്. ഇല്ലെങ്കിൽ അദ്വൈതത്തിലേക്ക് പോകാതിരിക്കുക, അദ്വൈതത്തിലോ മറ്റേതെങ്കിലും ആശയത്തിൽ നിൽക്കുക, അവനവൻ്റെ ബുദ്ധിയെ നിലനിർത്തുക. അപ്പോൾ ബുദ്ധിക്ക് ഇത്രമാത്രം മുട്ട് വരത്തില്ല. അതുകൊണ്ടെന്താണ്, ഇവിടെ ഈശ്വരൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രജ്ഞ ശ്രീശ്വരസ്യ, ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരന് സംസാരിത്വ ഗന്ധം മാത്രം വിനാശിക്കും, ഈശ്വരന് യാതൊന്നും സംഭവിക്കുന്നില്ല. ഒന്നുകൂടി വിശദീകരിക്കുന്നു, നഹി ക്വചിത് അപി ലോകേ അവിദ്യ അധ്യസ്ഥേന ധർമ്മേണ കസ്യചിത് ഉപകാരോ അപകാരോ വാദിഷ്ട ക്വചിത് അപി ലോകേ. എല്ലാ ഉദാഹരണങ്ങളെയും പരിശോധിച്ച് നോക്കുക, അത് സ്ഥാണപുരുഷനാകാം, രജ്ജുസർപ്പമാകാം, ശുക്തികാരജിതമാകാം, മരുമരീചികയാകാം, ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, ഭ്രമത്തിന് ഉദാഹരണങ്ങൾ. ഏത് ഉദാഹരണത്തെ പരിശോധിച്ചു കഴിഞ്ഞാലും കൊചിതൈലും ലോകെ ഒരു ഉദാഹരണത്തിലും അവിദ്യ അധ്യസ്ഥേന ധർമ്മേണ, ഈ അവിദ്യ കൊണ്ട് അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് കൽപ്പിച്ച ഒരു ധർമ്മത്തെ കൽപ്പിച്ചു, സ്ഥാണുവിൽ പുരുഷനെ കൽപ്പിച്ചു, ശുക്തിയിൽ രജതത്തെ കൽപ്പിച്ചു, രജുവിൽ സർപ്പത്തെ കൽപ്പിച്ചു. ഈ കൽപ്പനകളുണ്ട്, ഈ ധർമ്മങ്ങളെ കൽപ്പിക്കുന്നുണ്ട്, കസ്യചിത് ഉപകാരോ അപകാരോ വ ദുഷ്ട. എവിടെയെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒരു ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകാരമോ, എന്തെങ്കിലും അവിടെ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്ന് കുറവ് ചെയ്യുകയോ സംഭവിച്ചിട്ടില്ല. സ്ഥാണുവിൽ പുരുഷനെ ആരോപിച്ചതുകൊണ്ട് സ്ഥാണുവിന് എന്തെങ്കിലും ഒരു മേന്മ വരികയോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ന്യൂനത വരികയോ ഉണ്ടായിട്ടില്ല. അത് അധ്യാസമാണ്, അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. തന്നിൽ സുഖദുഃഖാദികളെ കൽപ്പിക്കുന്നതുകൊണ്ട്, ജനന മരണങ്ങളെ കൽപ്പിക്കുന്നതുകൊണ്ട് തനിക്ക് വാസ്തവത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, ഒന്നും തന്നെ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല, ഒരു ഉപകാരമോ ഒരു അപകാരമോ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ക്ഷേത്രജ്ഞൻ ആയിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്, ആ ഈശ്വരൻ തന്നെയാണ് ഈ ക്ഷേത്രജ്ഞൻ സുഖത്തെയും ദുഃഖത്തെയും കൽപ്പിക്കുന്നത്, ജരാമരണാദികളെ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞതുകൊണ്ട് പ്രധാനമായി സമർത്ഥിച്ചിരിക്കുന്ന എന്താണ്? ഒന്ന്, ഈ ശരീരത്തിനുള്ളിൽ ജ്ഞാതാവായിരുന്നു, എല്ലാത്തിനെയും അറിയുന്നവനായിരിക്കുന്നത് ഈശ്വരൻ തന്നെ എന്ന് പറയുമ്പോൾ വരുന്ന പ്രശ്നം, അങ്ങനെയെങ്കിൽ എല്ലാവിനെയും അറിയുന്നവനായ ആ ഈശ്വരൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിന് സമാധാനമാണ് പറഞ്ഞത്. ജനനവും മരണവും എല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട്, സുഖദുഃഖങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ ഈശ്വരനെ ബാധിക്കുന്നില്ല. ജനനവും മരണവുമല്ല, ഈ ജ്ഞാതാവ് എന്തെല്ലാം അറിയുന്നുണ്ടോ, തന്നെ ഏതെല്ലാം രീതിയിൽ അറിയുന്നുണ്ടോ, ഇതൊന്നും ആ ജ്ഞാതാവിനെ ബാധിക്കുന്നില്ല. ആ ജ്ഞാതാവ് ഈശ്വരൻ തന്നെ അതിനോട് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരാശയത്തെ വെച്ചുകൊണ്ട് വേണം ഇനി പറയുന്ന ഭാഗങ്ങളിൽ, പറയുന്ന പല പല ഭാഗങ്ങളിൽ പലതരത്തിൽ ആവർത്തിച്ച് പറയും. നോവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നായം ഹന്തിനഹന്യതേ, കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നില്ല. ഹത്വാവി സൈമാൻ നോകാൻ, കൊല്ലുന്നു എന്ന് വരുന്നു. നിമിത്തം മാത്രം ഭവ സവിസാജൻ, ഈ നിമിത്തം മാത്രനായിരിക്കുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സുയതേ സചരാചരം, ഞാൻ അധ്യക്ഷനായിരുന്നുകൊണ്ട് പ്രകൃതി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. തസ്യ കർത്താരമഭി മാം വിദ്യാകർത്താരമഭിയും, ഞാനിതിൻ്റെ എല്ലാം കർത്താവാണ്, പക്ഷെ അതേസമയം അകർത്താവായിരിക്കുന്നു. ഈശ്വര സർവഭൂതാന ഹൃദയസ്യ അർജുന തിഷ്ഠതി, ഈശ്വരൻ സർവ പ്രാണികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, ആ ജീവഭൂതനായിരിക്കുന്നത് എൻ്റെ അംശം തന്നെയാണ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ, നിരവധി സ്ഥലങ്ങളിൽ ഒരുപാട് പറയാനുണ്ടെങ്കിൽ ആ ഈശ്വര സാന്നിധ്യം സർവക്ഷേത്രങ്ങളിലും സർവ വസ്തുക്കളിലും അല്ലെങ്കിൽ സർവ പ്രാണികളിലും ആ ഈശ്വര സാന്നിധ്യമാണുള്ളത്. അതിനെയാണ് നമ്മൾ ജീവസാന്നിധ്യം എന്ന് പറയുന്നത് എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അത് ഈ അധ്യാസം എന്ന് പറയുന്ന തത്വത്തെ ധരിച്ചുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ സംശയങ്ങൾക്കും സമാധാനവും. അതാണ് ഇവിടെ സമർത്ഥിച്ചത്. അതുകൊണ്ട് ഈശ്വരൻ മനുഷ്യൻ്റെ ശരീരത്തിലോ പ്രാണിയുടെ ശരീരത്തിലോ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, യാതൊരു ദോഷവുമില്ല. ഇനി യത്തുക്തം ന സമോ ദൃഷ്ടാന്തൈരി, മുമ്പ് പറഞ്ഞ ഒരു പ്രശ്നമാണ്, അതിന് സമാധാനം ഇപ്പോഴാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ആ സമാധാനം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ദൃഷ്ടാന്തം ശരിയല്ല എന്ന് പറഞ്ഞു അധ്യാസത്തിന്. എന്താണോ അധ്യാസത്തിന് എവിടെയെല്ലാം നിങ്ങൾ ദൃഷ്ടാന്തം പറയുന്നോ അവിടെയെല്ലാം ജ്ഞേയമായ രണ്ട് വസ്തുക്കൾ വേണം. അതിലാണ് പരസ്പരം അധ്യാസം അല്ലെങ്കിൽ താതാത്മ്യം സംഭവിക്കുന്നത്. ഉദാഹരണം സ്ഥാണുപുരുഷൻ, സ്ഥാണുവും പുരുഷനും ജ്ഞേയമാണ്, അതിൽ താതാത്മ്യം സംഭവിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ജ്ഞാതാവ് തന്നെ തന്നിൽ അധ്യസിക്കുന്നു എന്നാണ്. ഒന്ന് ജ്ഞാതാവും ബാക്കിയെല്ലാം ജ്ഞേയവുമാണ്. ജ്ഞാതാവും ജ്ഞേയവും തമ്മിൽ ഈ നടക്കുന്ന കാര്യം അധ്യാസമാണെന്നുള്ളതിന് നിങ്ങളെന്താ ദൃഷ്ടാന്തം പറയും? അതുകൊണ്ട് ഈ ദൃഷ്ടാന്തം വിഷമദൃഷ്ടാന്തമാണ്. വിഷമദൃഷ്ടാന്തത്തെ ഒരിക്കലും ദൃഷ്ടാന്തമായി സ്വീകരിക്കത്തില്ല. ദൃഷ്ടാന്തം എപ്പോഴും ആവശ്യമായി വരുന്ന എന്തിനാണ്? അനുമാനത്തിനാണ്. പ്രത്യക്ഷത്തിന് ദൃഷ്ടാന്തം വേണ്ട. എവിടെ എവിടെയെല്ലാം ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാണിക്കുന്നു അത് അനുമാനത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടു കൂട്ടർ ഒരു തത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്കും പൊതുവായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ദൃഷ്ടാന്തം. ഒരു ദൃഷ്ടാന്തത്തെ വച്ചുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുന്നു. അത് വാദിയും പ്രതിവാദിയും തമ്മിലുള്ള ചർച്ചയാകാം, അല്ലെങ്കിൽ ഗുരു ശിഷ്യനെ ബോധിപ്പിക്കുന്നിടത്തും ആവാം. കാരണം സാംസാരികമായ പ്രാപഞ്ചികമായ വാസനയോടുകൂടിയിരിക്കുന്നവനാണ് ശിഷ്യൻ. ആ ശിഷ്യന് ഇനി പറയാൻ പോകുന്ന മൂന്ന് ദോഷങ്ങൾ, അജ്ഞാനം സംശയം വിപരീയം, ഈ മൂന്ന് ദോഷങ്ങളുള്ളവനാണ്. അപ്പോൾ ഈ മൂന്ന് ദോഷങ്ങളോടും കൂടിയേ ആ ശിഷ്യന് ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അവനെ തത്വത്തെ ബോധിപ്പിക്കണമെങ്കിൽ ഗുരു എന്ത് ചെയ്യുന്നു? അവനുകൂടി ഗ്രഹിക്കാവുന്നുള്ള ഒരു ഉദാഹരണത്തെ എടുത്തു വയ്ക്കുന്നു. ഗുരുവിന് വാസ്തവത്തിൽ ഉദാഹരണത്തിന്റെ ആവശ്യമില്ല, ജ്ഞാനിക്ക് ആ ദൃഷ്ടാന്തത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ശിഷ്യനും കൂടി ബോധിക്കണം, അതിനു വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തെ വച്ച്. അതിന്റെ ആ ഉദാഹരണത്തിലൂടെ കാര്യത്തെ പറഞ്ഞു മാറ്റുന്നു. ഇത് തന്നെയാണ് വാദിയും പ്രതിവാദിയും തമ്മിലും ചെയ്യുന്നത്. വാശിയോടുകൂടി ഓരോ സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വാദപ്രതിവാദങ്ങൾ ഇത് തന്നെ ചെയ്യുന്നു. അവിടെ ദൃഷ്ടാന്തം രണ്ടു കൂട്ടർക്കും സമ്മതമായിരിക്കും. ഉദാഹരണം, പക്ഷെ അതിന് ഒരു ചെറിയ ഭേദഗതി കൂടിയുണ്ട്. എന്താണോ ആ ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഗുരു ആ ദൃഷ്ടാന്തത്തിലൂടെ എന്താശയത്തെയാണോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അത് മാത്രമേ ശിഷ്യൻ അതിൽ നിന്ന് ഗ്രഹിക്കാവൂ. ആ ദൃഷ്ടാന്തത്തിൽ മറ്റനേകം ഘടകങ്ങളുണ്ടായിരിക്കും, അതൊന്നും അവിടെ ചർച്ചയ്ക്ക് വിഷയമായിരിക്കില്ല. അതിവാദം പാടില്ല എന്ന് പറയും. അതിവാദം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, ആ ഉദാഹരണത്തിൽ നിന്ന് ഗുരു ഉദ്ദേശിക്കുന്ന എന്താണ്, ശിഷ്യൻ ഇന്ന ആശയത്തെ ഗ്രഹിക്കുക. പക്ഷേ ശിഷ്യൻ എന്റെ വിപരീത ബുദ്ധിയുണ്ട്, ശിഷ്യൻ എന്ത് ചെയ്യും, അവിടെ അതിവാദം ചെയ്യും. ആ ഉദാഹരണത്തിൽ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള രീതി ചിന്തിക്കും. വിപരീത ബുദ്ധിയാണ്. ഒരു തത്വത്തെ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തത്വശ്രവണത്തിന് ഈ വിപരീത ബുദ്ധി അല്ലെങ്കിൽ അതിവാദം എപ്പോഴും തടസ്സം നിൽക്കും. എത്ര വർഷം എത്ര കാലം ഇത് ശ്രവിച്ചുകൊണ്ടിരുന്നാലും ഉള്ളിപ്പതിയത്തില്ല. കാരണം എന്തുകൊണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഒരു ആശയത്തെ കേൾക്കുമ്പോൾ ആ ആശയത്തിന്റെ പ്രതിപാദനം പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ ആശയത്തിന് വിപരീതമായ ആശയങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ആ ആശയത്തിന്റെ പൂർണ്ണമായ പ്രതിപാദനത്തെ ഉൾക്കൊള്ളുന്നതിന് മനസ്സ് തയ്യാറാകത്തില്ല. ലേശം കേട്ട് കഴിയുമ്പോൾ തന്നെ മറുവശം ചിന്തിക്കും. അപ്പോൾ അവിടെ ആ ശ്രവണം ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ തത്വപ്രതിപാദനം പൂർണ്ണമായി ഉൾക്കൊള്ളത്തില്ല. വിപരീത ബുദ്ധിയായിരിക്കും. അത്തരക്കാരാണ് കുറിച്ചാണ് അതിവാദം എന്ന് പറയുന്നത്. അവരാണ് ശിഷ്യന്മാരെന്ന് ഞാൻ ഇന്ന ഗുരുവിന്റെ ശിഷ്യന്മാർ എന്ന് മറ്റുള്ളവരടുത്ത് പറയുകയും സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഗുരുവിനെ ഉപദേശിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെയല്ല ഗുരു, ഇങ്ങനെ ആയിരിക്കണം. മറ്റുള്ളവരുടെ ഉപയോഗി പറയും ഞാൻ ഇന്നവരുടെ ശിഷ്യനാണെന്ന് പറയും. പക്ഷെ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പം കൂടുതൽ സമയം ഗുരുവിനെ ഉപദേശിക്കുന്നതിനായിരിക്കും ശ്രദ്ധ. ഗുരുവിനെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അനാദിവാദം ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ശിഷ്യനാണ് ഇവിടെയും ചോദ്യം ഉന്നയിച്ചത്. ആചാര്യസ്വാമി എന്താണ് പറഞ്ഞത്, ഗുരു ഇവിടെ എന്താണ് പറഞ്ഞത്, അധ്യാസം സംഭവിക്കാം. അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. അവിടെ അധ്യാസത്തിൽ അധ്യാസം സംഭവിക്കുന്നിടത്ത് രണ്ടും ന്യായം തന്നെ ആയിരിക്കണം എന്നൊന്നും പറഞ്ഞില്ല. അത് പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഉദാഹരണം പറഞ്ഞത്. ജ്ഞാതാവിനും ജ്ഞേയത്തിനും തമ്മിൽ അധ്യാസം സംഭവിക്കത്തില്ല, അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞതേയില്ല. പക്ഷെ അധ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കാമോ, അതിനാണ് ദൃഷ്ടാന്തം പറഞ്ഞത്. അതിവാദിയായിരിക്കുന്ന ശിഷ്യൻ എന്താണ് അതിനുള്ള പ്രാധാന്യം കൊടുത്തത്? അയാൾ ഉടൻ പറഞ്ഞതെന്താണ്, ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, ജ്ഞേയമായ രണ്ട് വസ്തുക്കളിൽ മാത്രമേ അധ്യാസം സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സുഖദുഃഖാദികളും ജ്ഞാതാവും തമ്മിൽ അധ്യാസം സംഭവിക്കത്തില്ല, ഇങ്ങനെ പോയി ശിഷ്യന്റെ ചിന്ത. ഗുരു ബോധിപ്പിക്കാൻ ശ്രമിച്ചതല്ല ശിഷ്യൻ ധരിച്ചത്. അത് സംഭവിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്, ഈ ശിഷ്യന് തന്റെ ബുദ്ധിയിൽ നല്ല മതിപ്പുണ്ട്. ഗുരുവിന്റെ ബുദ്ധിയേക്കാൾ ഭേദമാണ് തന്റെ ബുദ്ധി എന്നാണ് അയാൾ കരുതുന്നത്. അങ്ങനെ കരുതുന്നു. അത് വളരെ പ്രസിദ്ധനായ ഒരു ഉദാഹരണമുണ്ട്. കുമാരലഭട്ടൻ പൂർവമീമാംസയിലെ വ്യാഖ്യാതാണ്, പൂർവമീമാംസയുടെ ഏറ്റവും വലിയ വക്താവാണ്. വേദത്തിന്റെ സ്വതപ്രാമാണ്യം, വേദത്തിന്റെ പ്രാമാണ്യം എന്ന് വെച്ചാൽ, പ്രാമാണ്യം എന്ന് വെച്ചാൽ വേദം സത്യത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതിന് മറ്റൊന്നിന്റെ അംഗീകാരം വേണ്ട. വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് സത്യം ആണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ഊഹിച്ചറിഞ്ഞു, അനുമാനത്തിലൂടെ നമ്മൾ അറിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ടറിഞ്ഞു, കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളതിനെ പോയി നേരിട്ട് കാണും. അപ്പോൾ കേട്ടറിയുക ശബ്ദപ്രമാണം, അനുമാനത്തിലൂടെ അറിയുക അനുമാനപ്രമാണം. അവിടെയെല്ലാം അത് സ്വതപ്രമാണങ്ങളല്ല, എന്തുകൊണ്ട് പ്രത്യക്ഷം കൂടി അവിടെ വേണം. എന്നാലേ അത് പൂർണ്ണമായി ശരിയെന്ന് അംഗീകരിക്കാൻ പറ്റൂ. ചില സന്ദർഭങ്ങളിലെങ്കിലും അങ്ങനെയാണ്, അതുകൊണ്ട് അതിനൊന്ന് സ്വതപ്രമാണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ശബ്ദം അങ്ങനെയല്ല, അത് സ്വതപ്രമാണമാണ്. വേദം പറഞ്ഞതുകൊണ്ട് അത് സത്യം. പിന്നെ അതിന് പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ അനുമാനമായിട്ടോ ഉപമാനമായിട്ടോ അർത്ഥാപത്തിയായിട്ടോ ഒന്നും അതിനൊന്നും പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിന് ബോധ്യപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ ശരി, വേദത്തിൽ പറഞ്ഞുകൊണ്ട് അത് സത്യം തന്നെ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വേദത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ വേദത്തിൽ യാഗം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടുമെന്ന് പറയുന്നു. നമ്മൾ അവിടെ കുതർക്കം ചോദിക്കാൻ പാടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മഴ പെയ്യുന്നതിനൊരു യാഗമുണ്ട്, അത് ചെയ്താൽ മഴ പെയ്യുമെന്ന് പറയുന്നു. പുത്രനെ ഉണ്ടാകുന്നതിനൊരു യാഗമുണ്ട്, അത് ചെയ്താൽ പുത്രൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ കർമ്മവും ഈ ഫലവുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഏത് പ്രവൃത്തിക്കും അതിൻ്റെ ഫലം നേരിട്ട് അനുഭവപ്പെടണം. വാഴ നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൊലയുണ്ടാവും, അത് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്, പ്രത്യക്ഷമാണ്. അതുപോലെയാണോ ഇത്? ഒരു യാഗം ചെയ്തു കഴിഞ്ഞാൽ പുത്രനുണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യാഗം ചെയ്യണം, ആ യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയുന്നതിനാണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത് വേദത്തിൻ്റെ. ഈ വേദത്തിൻ്റെ സ്വതപ്രാമാണ്യം സമർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ജീവിതം മുഴുവൻ പരിശ്രമിച്ച ആളാണ് കുമാരലഭട്ടൻ. അതിനദ്ദേഹം പൂർവമീമാംസയ്ക്ക്, മീമാംസയ്ക്കല്ല മീമാംസാ ഭാഷ്യത്തിന് വളരെ നീണ്ട വ്യാഖ്യാനം വേണ്ടി, വളരെ വിപുലമായ ശ്ലോകവാർത്തികം, തന്ത്രവാർത്തികം, പിന്നെ ടീക അങ്ങനെ എഴുതി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിന് ഈ വാർത്തികം എഴുതുമ്പോൾ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ബൗദ്ധന്മാരെയാണ്. ബൗദ്ധന്മാർ ഈ വേദത്തിൻ്റെ, ബൗദ്ധൻ എന്ന് പറയും ബുദ്ധന്റെ അനുയായികൾ, ബുദ്ധത്തിന്റെ കാലത്തിന് ശേഷമാണ് ബുദ്ധന്റെ ആശയങ്ങൾ ഒരു ശാസ്ത്രമായി രൂപാന്തരപ്പെട്ട ആ സമയത്ത് പ്രഗത്ഭന്മാരായ ബൗദ്ധാചാര്യന്മാരുണ്ടായിരുന്ന സമയത്ത് അവരീ വേദത്തിന്റെ സ്വതപ്രാമാണ്യത്തെ നിഷേധിച്ചു. അവർ പറഞ്ഞു വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യം സ്വീകരിക്കാൻ ഒക്കത്തില്ല, വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അതിനൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് വേദത്തിന്റെ സ്വതപ്രാമാണ്യത്തെ ഖണ്ഡിച്ചു. അപ്പോൾ ഇവരുടെ ഖണ്ഡന മണ്ഡലങ്ങൾ എന്ന് പറയുന്നതിന് അത് വളരെ പാണ്ഡിത്യത്തോടും ബുദ്ധി വൈഭവത്തോടും കൂടിയാണ് അവരെ നിഷേധിച്ചത്. അപ്പോൾ അതിനെയൊക്കെ നേരിടുന്നതിന് കുമാരലഭട്ടന് ബുദ്ധിമുട്ടുണ്ടായി. തന്റെ അറിവും പഠിത്തവും കൊണ്ട് മാത്രം അത് കഴിയില്ല എന്ന് കുമാരലഭട്ടൻ തോന്നി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം വേഷം മാറി, സിഗയും പൂണുനൂലൊക്കെ മുറിച്ച് കളഞ്ഞ്, തലമുട്ടയടിച്ച്, ബുദ്ധ ഭിക്ഷുവിന്റെ വേഷവും ധരിച്ച് കമണ്ഡലും എടുത്തുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ചേർന്നു. എന്നിട്ട് ബൗദ്ധ ആചാര്യന്മാരുടെ അടുത്ത് പോയിരുന്നു, അവരുടെ സിദ്ധാന്തങ്ങളെല്ലാം പഠിച്ചു. അവർ എങ്ങനെയാണ് ഈ വേദപ്രാമാണ്യത്തെ നിഷേധിക്കുന്നത്? അത് കൂടുതൽ ഗഹനമായിട്ട് സൂക്ഷ്മമായി പഠിച്ചു. അവർ പറയുന്ന എല്ലാ യുക്തികളെയും എങ്ങനെ നിഷേധിക്കാമെന്ന് അവരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ വാർത്തകങ്ങളെല്ലാം എഴുതിയത്, തന്ത്രവാർത്തകവും എല്ലാം. എന്നിട്ട് അവർ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തികളെ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയുണ്ട്. പരമാവധി അതിനെയൊക്കെ എങ്ങനെ നിഷേധിക്കാമോ അങ്ങനെയൊക്കെ നിഷേധിച്ചു. അപ്പൊ ഇത് ചില ശിഷ്യന്മാരുടെ പരിപാടിയാണ്. പലതരത്തിലുള്ള ശിഷ്യന്മാരുണ്ടെന്നും പറയാൻ വേണ്ടിയിട്ടാണ് കുമാരഭട്ടന്റെ ഉദാഹരണം പറഞ്ഞത്. അവർ വ്യാജന്മാരായിട്ട് പഠിക്കും, വ്യാജശിഷ്യന്മാരാവും. അപ്പം അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉദ്ദേശം എന്താണ്? ബുദ്ധമതം പഠിക്കുകയല്ല അവൻ്റെ ഉദ്ദേശം. അവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗുരുവിനെങ്ങനെ കഠാര ഇറക്കാം എന്നുള്ളതാണ്. അത് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ പഠിക്കുന്നത്. ഇത് മനസ്സിലാക്കുക, രഹസ്യമാണ്. എന്നിട്ട് പിന്നെ എന്താണ് പണി? ഗുരുവിന് തന്നെ വാരപണിയുകയാണ്. അങ്ങനെയുള്ള മനസ്സുള്ളവരും ഉണ്ട്, ഈ അദ്വൈതോകത്തിന് പഠിക്കുന്നവർ. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതിന്റെ വിപരീതമായി എന്ത് ചിന്തിച്ചെടുക്കാം എന്നുള്ളതാണ്, കുമാരഭട്ടനെ പോലെ. അപ്പൊ കുമാരഭട്ടൻ ഇതൊക്കെ എഴുതിയെങ്കിലും അവസാനം എന്ത് പറ്റി? നമ്മൾ കേട്ടിട്ടുണ്ട് അവസാനം ആ കർമ്മത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് ഭൂമിയിൽ നീറി മരിക്കേണ്ടി വന്നു. അതായിരുന്നു കുമാരഭട്ടന്റെ അന്ത്യം. അതുകൊണ്ട് അങ്ങനെയുള്ള കുതർക്കങ്ങൾ, കുബുദ്ധികൾ കൊണ്ട് ഇവിടെ പറയുന്ന ഈ അധ്യാസവും ഈ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്താണോ ഗുരു ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഭാഗം മാത്രമേ ശിഷ്യം ഗ്രഹിക്കാവൂ. വേറെ ഭാഗങ്ങളെടുത്തിട്ട് കുതർക്കങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അന്ന് ഗുരു ഉദ്ദേശിച്ചല്ല. ഗുരു ഉദ്ദേശിച്ച എന്താണ്? അധ്യാസം അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ന്യായമായ രണ്ട് വസ്തുക്കളിൽ മാത്രമേ അധ്യാസം വരൂ എന്നുള്ള ഒരു സിദ്ധാന്തത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഉദാഹരണം പറഞ്ഞത്. ജ്ഞാതാവിനും ന്യായത്തിനും വരാം, അത് ഈ ശിഷ്യനും അറിയാം. എന്തുകൊണ്ട്? അയാൾ സമ്മതിച്ച കാര്യമാണ് ശരീരധർമ്മങ്ങൾ ജരാമരണാദികൾ, അത് ആത്മാവിൻ്റേതല്ല, അത് ശരീരത്തിൻ്റേതാണ്. പക്ഷേ ഞാൻ വൃദ്ധനാണെന്ന് പറയുന്നത് ആ ധർമ്മത്തെ തന്നിൽ ആരോപിച്ചതാണ്. അപ്പൊ ജ്ഞാതാവിനും ന്യായധർമ്മത്തെ ആരോപിക്കാം എന്നുള്ള തത്വത്തെ അറിയുന്നവനാണ് ശിഷ്യൻ, അത് മനസ്സിലാക്കിയവനാണ്. എന്നാലും അല്ലെങ്കിൽ പ്രതിവാദി ശിഷ്യനാകുകയാണെങ്കിൽ പ്രതിവാദിയാകാം. സ്വദുഃഖാദികൾ ആത്മാവിൻ്റേതാണ് എന്ന് ഇയാൾക്ക് സമർത്ഥിക്കണം. സ്വദുഃഖാദികൾ ഒരിക്കലും ആരോപിക്കുന്നതല്ല എന്ന് ഇയാൾക്ക് സിദ്ധാന്തിക്കണം. ന്യായ വൈശേഷികന്മാരും മറ്റുമാണ്, അവർക്കാണത് വാശിയുള്ളത്. സ്വദുഃഖാദികൾ ആത്മാവിൻ്റേതാണെന്ന് അവർക്ക് സമർത്ഥിക്കണം. അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരൊരു പുതിയ യുക്തി കൊണ്ടുവന്നു. അത് ഗുരു പറഞ്ഞതിനെ തന്നെ എടുത്തുകൊണ്ട് എന്താണ്? ന്യായമായ രണ്ട് വസ്തുക്കളിൽ മാത്രമേ പരസ്പരം അധ്യാസം സംഭവിക്കൂ. താൻ തന്നെ നേരത്തെ അറിഞ്ഞ കാര്യത്തെ മറന്നതുപോലെ കരുതി. അങ്ങനെ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് രണ്ടുപേരും തർക്കിക്കുമ്പോൾ വാശി വന്നു കഴിഞ്ഞാൽ എതിരാളി പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലും തൻ്റെ ഭാഗം സമർത്ഥിക്കുന്നതിന് വേണ്ടി ആ ശരിയെ മറന്നിട്ട്, ആ ശരിയെ വിട്ടു കളഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ബുദ്ധി ഉപയോഗിക്കാൻ ശ്രമിക്കും ബോധ്യം വന്നു കഴിഞ്ഞാലും. അതുപോലെ വാസ്തവത്തിലൂടെ പൂർവ്വപക്ഷിക്ക് അറിയാം എന്താണോ, ജ്ഞാതാവിൽ ന്യായധർമ്മത്തെ ആരോപിക്കാം, അങ്ങനെ അധ്യാസം സംഭവിക്കാം. പക്ഷെ അതയാൾ വിസ്മരിച്ചതുപോലെ കരുതിക്കൊണ്ട് പറയുന്നു എന്താണോ, ഈ ദൃഷ്ടാന്തം ശരിയല്ല. ന്യായത്തിൽ മാത്രമേ, നിയമങ്ങളിൽ മാത്രമേ അധ്യാസം നടക്കത്തുള്ളൂ. അങ്ങ് പറഞ്ഞിരുന്നു ഞാൻ അതാ മനസ്സിലാക്കുന്ന എന്നാണ്. അതിന് സമാനം പറയുന്നു, എത്തുക്ത എന്ന സമോ ദൃഷ്ടാന്തീ തദസത്, നീ പറയുന്ന അസംബന്ധമാണോ? കഥം ചോദിക്കുന്നു, ഞാൻ എങ്ങനെ അസംബന്ധം പറയും? ഞാൻ പറഞ്ഞത് സത്യമാണല്ലോ. അല്ല, അവിദ്യ അധ്യാസം മാത്രം ഈ ദൃഷ്ടാന്ത ദാഷ്ടാന്തികയോഹോ സാധർമ്മ്യം വിവക്ഷിതം. ഞാനിവിടെ എന്താ നിന്നെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്? അധ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നു, താതാമ്യം സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നിടത്ത് സംഭവിക്കുന്നു എന്ന് നിനക്ക് ബോധ്യം വന്നു. എവിടെ? സ്ഥാണുവിനും പുരുഷനിലും. അവിടെ അധ്യാസം സംഭവിക്കുന്നു എന്ന് നിനക്ക് ബോധ്യം വന്നു. ബോധ്യം വന്നെങ്കിൽ ആ അധ്യാസം ഇവിടെ സംഭവിക്കുന്നു അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പരിശോധിക്കാം ന്യായങ്ങളിലാണോ അധ്യാസം, അത് ജ്ഞാതാവിനും ന്യായത്തിലുമാണോ, അത് രണ്ടാമത് വരുന്ന കാര്യം. ആദ്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത്. ആണ് അവിദ്യ അധ്യാസം മാത്രം ഹി, അത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. വിവക്ഷയാണ്. ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ അയാൾ തന്നെ ധരിപ്പിക്കാൻ എന്ത് ആശയമാണോ ഉദ്ദേശിക്കുന്നത് അതാണ് അയാളുടെ വിവക്ഷ, അതിനെയാണ് ധരിക്കേണ്ടത്. അല്ല അവിടെ അതിവാദം പാടില്ല എന്നാണ്. അവിദ്യ അധ്യാസം മാത്രം ഹി ദൃഷ്ടാന്ത ദാഷ്ടാന്തികയോഹോ സാധർമ്മ്യം വിവക്ഷിതം. ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും തമ്മിലുള്ള സാധർമ്മ്യത്തിൽ അധ്യാസം അത് മാത്രം സ്വീകരിച്ചാൽ മതി. തന്ന വിചരിതി, അതിനൊരു മാറ്റവുമില്ല. അതിന് മാറ്റമില്ല. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മാറ്റം. ഇത് ശരിക്കും താർക്കികന്മാരുടെ ഒരു ഭാഷയാണ്. അനുമാനത്തിൽ വരുന്ന ഒരു ദോഷമാണ് ഹേത്വാഭാസം എന്നതിനെ പറയും. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ആ രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ തർക്കശാസ്ത്രം മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. ഇവിടെയെല്ലാം പക്ഷം, സാധ്യം, ഹേതു, ദൃഷ്ടാന്തം, ഈ തരത്തിലുള്ള അനുമാന പ്രയോഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ മൊത്തം നടത്തുന്നത്. അത് താർക്കികന്മാരുടെ ഒരു ശൈലിയാണ്. ആ രീതിയിലാണ് ശരിക്കും ഇത് വിശദീകരിക്കേണ്ടത്. ഇത് ഈ ഭാഗങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ ഇതാണ് പക്ഷം, ഇവിടുത്തെ സാധ്യം ഇന്നതാണ്, ഇത് ഹേതുവാണ്, ഇത് ദൃഷ്ടാന്തമാണ്, ഇത് അനുമാനമാണ്, ഇന്ന തരത്തിലുള്ള അനുമാനമാണ്, ഇതിന് ഇന്നയുള്ള ഹേത്വാഭാസങ്ങളുണ്ട്, ആ ഹേത്വാഭാസത്തിൽ ഒന്നാണ് ഈ വിഭചാര ദോഷം, ഈ തരത്തിലൊക്കെയാണ് ഇത് വാസ്തവത്തിൽ വിശദീകരിക്കേണ്ടത്. പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാകാൻ ഉള്ള ആൾക്കാരെ കൂടെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് മാറ്റമില്ല എന്നുള്ള അർത്ഥം മാത്രം ധരിച്ചാൽ മതി. അതിൻ്റെ മറ്റ് വശത്തേക്ക് പോയിട്ട് കാര്യമില്ല. എത്തു ഞാതിരി വ്യഭിചരതീത് മഞ്ഞതേ തസ്യാപി അനേകാന്തികത്വം ദർശിതം ജരാദിഭി. ഇത് ഒരു ഹേത്വാഭാസം, പിന്നെ അതിന് സമാധാനം, അതൊക്കെ പറയുകയാണ്. ഈ ശങ്കരാചാര്യ തന്റെ ഭാഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ആ ആശയപ്രതിപാദനത്തിന് സ്വീകരിച്ചിരിക്കുന്നത് നൈയായികന്മാരുടെ ശൈലിയാണ് മുഴുവൻ. നൈയായികന്മാരുടെ ശൈലി എന്ന് പറയുമ്പോൾ അത് ഹേതു, ഹേതുവിലൂടെ സാധ്യത്തെ സമർത്ഥിക്കുക, അതിന് വരാമെന്നുള്ള ഹേത്വാവാസങ്ങൾ, സഭ്യവിചാര വിരുദ്ധ സപ്രതിപക്ഷ അസിദ്ധ ബാധിത പ്രധാനമായി പറയുന്നത്, ഈ ഹേത്വാവാസങ്ങളെ കാണിക്കുക, പിന്നെ അതിൽ ഉള്ള ദോഷത്തെ പരിഹരിക്കുക, ഈ രീതിയിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഒരിടത്തും ചർച്ച ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് പോലും ആ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേയില്ല. അത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഞാൻ മാത്രം കാണും, ഈ മൈക്കും കാണും, വേറെ ആരും ഇവിടെ കാണത്തില്ല. ഇപ്പം തന്നെ ഒരുപാട് പേര് തളർന്നിരിക്കുകയാണ്. ആവശ്യമില്ലാത്തതാണെന്ന് ചിലർക്കെങ്കിലും ബോധ്യപ്പെട്ടിരിക്കും. അപ്പോൾ പിന്നെ അതുകൂടെ ആയിക്കഴിഞ്ഞാലോ. അതുകൊണ്ട് ഇത് ആ രീതിയിലൊന്നും വിശദീകരിക്കാതെ എത്തുഞ്ഞാതൊരു വ്യഭിചര രീതി മന്യസ്. നേരത്തെ പറഞ്ഞല്ലോ എന്താണോ, ജ്ഞാതാവിൽ അധ്യാസം സംഭവിക്കത്തില്ല. രണ്ട് ന്യായങ്ങളിൽ അധ്യാസം സംഭവിക്കും, അതിനെ കാണുന്ന ഒരു ജ്ഞാതാവും കാണും എന്ന് പറഞ്ഞല്ലോ. തസ്യാപി അനേകാന്തികത്വം, നിങ്ങൾ ആ പറഞ്ഞതിനും ദോഷമുണ്ട്, ആ ഹേതുവിനും ദോഷമുണ്ട്. ജരാദിഭി, അതിനാണ് ജരാദികളെ കാണിച്ചത്. എന്താണ്? ജ്ഞാതാവിൽ അധ്യാസം സംഭവിക്കുന്നുണ്ട്. എങ്ങനെ? ജരാദികളെ കൊണ്ട്. ജരാദികളെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യം ചോദിച്ചവനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ജരാദി ശരീരധർമ്മമാണ്, ആത്മധർമ്മമല്ല. പക്ഷെ ജരാദികളെ തന്നിൽ ആരോപിച്ചിട്ട് ഞാൻ വൃദ്ധനാണെന്ന് പറയും. അത് നിങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് രണ്ട് ന്യായങ്ങളിൽ തന്നെ അധ്യാസം സംഭവിക്കണമെന്ന് നിയമമില്ല. മറിച്ച് ജ്ഞാതാവ് ന്യേയസ്ഥമായ ഒന്നിനെ തന്നിൽ ആരോപിക്കാം. ഇവിടെ ജ്ഞാതാവ് എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞൻ, ഞാൻ, എന്റെ ന്യേയമായ ശരീരം, ആ ശരീരസ്ഥം ന്യേയസ്ഥമായി ജര, അതിനെ എന്നിൽ ആരോപിച്ചിട്ട് ഞാൻ പറയുന്നു ഞാൻ വൃദ്ധനാണ്. ജ്ഞാതാവായിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്ന എന്നിൽ എങ്ങനെ വാർദ്ധക്യം വരും? ഒരിക്കലും വരത്തില്ല. അതെല്ലാം വന്നിരിക്കുന്ന ശരീരത്തിനാണ്, പക്ഷെ തന്നിൽ ആരോപിക്കുന്നു, ആരോപിച്ചുകൊണ്ട് പറയുന്നു. അതാണ് ഇവിടെ അനേകാന്തികത്വം എന്ന് പറയുന്നത്. ദോഷം പറഞ്ഞത്. അവിദ്യാവത്വാത് ക്ഷേത്രജ്ഞസ്യ സംസാരത്വം ഇതി ചേത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും ഒരു സംശയമാണ്. എന്താണോ ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ, ഈശ്വരൻ ഇതെല്ലാം ആരോപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ക്ഷേത്രധർമ്മങ്ങളെ ഈശ്വരനിൽ ആരോപിച്ചിട്ടാണ്, ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അന്ധക്കരണത്തിൻ്റെ ധർമ്മങ്ങളെ തന്നെ ആരോപിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നെല്ലാം പറയും. എന്തുകൊണ്ട് ആരോപിക്കുന്നു? അവന് കാരണം പറഞ്ഞു, അവിദ്യ കൊണ്ട്. അവിദ്യ കൊണ്ട് ആരോപിച്ചിരിക്കുകയാണ് പറയുന്നു. അവിദ്യ കൊണ്ട് ആരോപിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം, അവിദ്യ എവിടെയിരിക്കുന്നു? അവിദ്യ എവിടെയെങ്കിലും വേണമല്ലോ. പറയുന്നു അവിദ്യ ഈ ആരോപിക്കുന്നവനെ തന്നെ കാണും. ആരാണോ ഇത് ആരോപിക്കുന്നത്, ജ്ഞാതാവ് ആരോപിച്ചു എന്നാ പറയുന്നു. അപ്പൊ ജ്ഞാതാവിൽ തന്നെ കാണും അവിദ്യ. ജ്ഞാതാവിൽ അവിദ്യ ഉണ്ടെങ്കിൽ വീണ്ടും ഈശ്വരന് സംസാരിക്കും വരും. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞു ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരൻ തന്നെ, ഈശ്വരനിൽ അവിദ്യ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈശ്വരൻ സംസാരിക്കാവും. ഇതുവരെ പറഞ്ഞെല്ലാം വെറുതെ ആവും. ആണ് അവിദ്യാവത്വ, നിങ്ങളുടെ അവിദ്യ എന്ന് പറയുന്ന ഒരു തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രജ്ഞസ്യ സംസാരിത്തു, ഈ ക്ഷേത്രജ്ഞനിൽ സംസാരിത്വം വരുമെന്നാണെങ്കിലോ? അങ്ങനെയൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? അവിദ്യായ താമസത്വ, അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? താമസമാണ്. അവിദ്യ താമസമായതുകൊണ്ട് തന്നെ അതൊരിക്കലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരനെ അവിദ്യ ഉള്ളവനാക്കുന്നില്ല. അവിദ്യാവത്വം എന്ന് വെച്ചാൽ അവിദ്യ ഉള്ളവനാക്കുന്നില്ല. വീണ്ടും ഈശ്വരന് സംസാരത്തെ കൊണ്ടുവരുന്നില്ല. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. എന്താണ്? താമസോ ഹി പ്രത്യേക ആവരണാത്മകത്വ അവിദ്യ വിപരീത ഗ്രാഹക സംശയ ഉപസ്ഥാപകോ അഗ്രഹണാത്മകോവ. ഈ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അതൊരു താമസ ബോധമാണ്. താമസോ ഹി പ്രത്യേക, അതെന്താണോ അതിന്റെ പൊതുവെയുള്ള സ്വഭാവം പറയാം, അത് ആവരണം ചെയ്യുന്നതാണ്. ആവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ നിൽക്കാത്തതെന്നർത്ഥം. ഇരുട്ടിനെ പോലെ. ഇരുട്ടിന്റെ ലക്ഷണം എന്താണോ, ഇരുട്ടിന് ഒരു ലക്ഷണമേ പറയാൻ പറ്റൂ, പ്രകാശത്തിൽ നിൽക്കാത്തത്. അതാണ് ഇരുട്ടിന്റെ ലക്ഷണം. ഇരുട്ടിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇനി ഒരാളെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നിരിക്കട്ടെ, എങ്ങനെ ഇരുട്ടിനെ ബോധിപ്പിക്കും? വെളിച്ചത്തിൽ നിൽക്കാത്തത്, വെളിച്ചം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് ആവരണാത്മകം എന്ന് പറയുന്നത്. അതാണ് ഈ താമസമായ അവിദ്യയുടെ സ്വഭാവം. അതിന്റെ പ്രത്യേകതകൾ എന്താണ്? അത് വിപരീത ഗ്രാഹക, വിപരീതത്തെ ബോധിപ്പിക്കും. ക്ഷേത്രജ്ഞൻ ഈശ്വരനാണ്, അസംസാരിയാണ്, പക്ഷെ അവനെ സംസാരി എന്ന് ബോധിപ്പിക്കുന്നു. അവനവനെ തന്നെ ബോധിപ്പിക്കുന്നു. ഞാൻ തന്നെ അറിയുന്നു എന്താണ്? ഞാൻ സുഖദുഃഖങ്ങളുള്ളവനാണ്. ഈശ്വരൻ പറയുന്ന എന്താണ്? നീ ഞാനാണ്, ഈശ്വരനാണ്. ഈശ്വരൻ ബോധിപ്പിച്ചാലും അത് ബോധിക്കുന്നില്ല. വിപരീത ബുദ്ധി ഉണ്ടാകുന്നു. ഇനി സംശയ ഉപസ്ഥാപകവ, ഇനി ആരെങ്കിലും ബോധിപ്പിക്കാൻ ശ്രമിച്ചെന്നിരിക്കട്ടെ, ഈശ്വരൻ തന്നെ ബോധിപ്പിക്കുന്നു. അതാണ് ഈശ്വരൻ തന്നെ ബോധിപ്പിക്കുന്നു. എന്താണോ ക്ഷേത്രജ്ഞനായിരിക്കുന്നത് ഞാൻ തന്നെയാണ്, പക്ഷെ അവിടെ വിപരീതമായി ബോധിക്കാമെന്ന് മാത്രമല്ല, സംശയത്തെ ഉണ്ടാകുന്നു. ശകലം എന്തെങ്കിലും മനസ്സിലായാൽ ഉടൻ സംശയം വരും. അതെങ്ങനെ സംഭവിക്കും? അത് അങ്ങനെ ആകാനല്ലേ വഴി, ഇങ്ങനെ ആകാനല്ലേ വഴി? ഇവിടെ പൂർവ്വപക്ഷി ചോദിക്കുന്നു പോലും. പല പല സംശയങ്ങൾ അതിൽ വരും. ഒരിക്കലും നിർണയത്തിലെത്തിച്ചേരാൻ പറ്റത്തില്ല. ഈശ്വരനെ ബോധിപ്പിക്കുന്നത് നിശ്ചയ രൂപത്തിലാണ്. ക്ഷേത്രജ്ഞൻ ചാഭിമാം വിദ്ധി, ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ, ഒരു സംശയമില്ല. പക്ഷെ കേൾക്കുന്നവനോ നൂറ് നൂറ് സംശയങ്ങളാണ്. അതെങ്ങനെ ശരിയാകും? അങ്ങനെയാണെങ്കിൽ ഈശ്വരനും ദുഃഖിയാകത്തില്ലേ? പിന്നെ അവൻ ഈശ്വരനെ കുറിച്ചുള്ള വ്യഥയാണ്. ഈശ്വരനും സംസാരിയാകത്തില്ലേ? ഈശ്വരന് ദോഷങ്ങൾ സംഭവിക്കത്തില്ലേ? അതുകൊണ്ട് എനിക്ക് ഈശ്വരനാകണ്ട, എനിക്ക് സംസാരിയായിരുന്നാ മതി. അങ്ങനെ അവൻ ചിന്തിക്കുന്നു. അങ്ങനെയും ഇത് പ്രവർത്തിക്കാം അവിദ്യ. പക്ഷെ പൊതുവെ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അഗ്രഹണാത്മകവും. അഗ്രഹണാത്മകമാണ്, ഈശ്വരനല്ല, ഗുരുവല്ല. ഇനി ആര് പറഞ്ഞാലും ശരി, ഇവന്റെ തലയ്ക്കകത്തൊന്നും കയറത്തില്ല. സിനിമ കാണുന്ന പോലെ കണ്ണും മിഴിച്ചിരിക്കും, പൊടിയും തൊട്ടെഴുന്നേറ്റ് പോവും. അഗ്രഹണം മാത്രം മിച്ചം. വന്നപ്പോഴും അഗ്രഹണം, പോയപ്പോഴും അഗ്രഹണം. എന്തൊക്കെ പഠിച്ചു? ബ്രഹ്മസൂത്രം, ഗീത, ഉപനിഷത്ത് എല്ലാം പഠിച്ചു. കയ്യിലെന്താ ഉള്ളത്? അഗ്രഹണം. ഒന്നും ധരിച്ചിട്ടില്ല, ഒരു മൂടുപടം മാത്രം. അതാണ് അഗ്രഹണം എന്ന് പറയുന്നു. എന്തോക്കെ കേട്ടു, എന്തൊക്കെയാ, എന്തൊക്കെയെന്ന് ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല. ഓർമ്മയില്ല എന്ന് പറയും, അതാണ് അഗ്രഹണം എന്ന് പറയുന്നു. എന്തൊക്കെ കേട്ടതുപോലെ തോന്നുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ, അതിന് ശരിക്കുള്ള ഉദാഹരണം സ്വപ്നം പോലെ. സ്വപ്നത്തിൽ പലതും കണ്ടതായിട്ടും കേട്ടതായിട്ടും ഒക്കെ തോന്നും. അവിടെയെല്ലാം വളരെ ജോറായി നടന്നു. ഉണർന്നു കഴിഞ്ഞാലോ എന്തായിരുന്നു സ്വപ്നം എന്ന് ചോദിച്ചാൽ, എന്തോ ചില അവ്യക്തമായ ചില ഓർമ്മകൾ മാത്രം. ആദ്യം എന്തോ ആർക്കെങ്കിലും സ്വപ്നത്തെ വിശദീകരിച്ച് പറയാൻ പറ്റും? സ്വപ്നത്തിൽ എന്തെങ്കിലും പുതിയ അറിവുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അവ്യക്തമായ ചില ധാരണകൾ മാത്രം. ഈ തമസിന്റെ സ്വഭാവം ഇതാണ്. കേവലം ഈശ്വരൻ തന്നെ ബോധിപ്പിച്ചു എന്നിരിക്കട്ടെ, ഗുരു ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശ്വരൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ക്ഷേത്രജ്ഞം ജാമി മാവിദ്യ? എത്രയോ തവണ ഇത് കേട്ടിരിക്കുന്നു. ഈശ്വരൻ പറഞ്ഞിട്ട് ബോധ്യപ്പെട്ടില്ല, പിന്നെ ഗുരു പറഞ്ഞാൽ എങ്ങനെ ബോധ്യപ്പെടും? ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നത്തുള്ളൂ. വ്യവഹാരത്തിലേക്ക്, ജാഗ്രത ബുദ്ധിയിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നുമില്ല. ഇത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, അഗ്രഹണം. അപ്പൊ തത്വത്തെ സംബന്ധിച്ച് ഭൂരിപക്ഷം പേർക്കും ഈ അഗ്രഹണമാണ് നിൽക്കുന്നത്. വിപരീത ബുദ്ധിയോ സംശയമോ അല്ല. ഇതെല്ലാം ഈ തമസിന്റെ സ്വഭാവമാണ്, അവിദ്യയുടെ സ്വഭാവമാണ്. ആരുടെയും കുറ്റമൊന്നുമല്ല, അവിദ്യയുടെ സ്വഭാവമാണ്. അവിദ്യ അതിന്റെ സ്വഭാവത്തെ കാണിക്കുന്നത്. അതൊരാളുടെ മേന്മയോ ഒരാളുടെ ന്യൂനതയോ ഒന്നും പറയാൻ പറ്റില്ല. അവിദ്യയുടെ ജോലി അതാണ്. ഇതെല്ലാം ഉണ്ടാക്കുക, അജ്ഞാനം, സംശയം, വിപര്യം എന്ന് പറയും. ഇത് ജിജ്ഞാസുവിന്റെ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നുണ്ടോ, ജിജ്ഞാസുവിന്റെ യോഗ്യതകൾ. സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണമെന്ന് പറയുന്നു. അതുപോലെ ജിജ്ഞാസുവിന് വിശേഷണമായി എപ്പോഴും വന്നു പോകുന്നവയാണ് ഈ മൂന്നെണ്ണവും, അജ്ഞാനം, സംശയം, വിപര്യം. ഇതാണ് ആത്മബോധത്തിന് എപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. ഇതാണ് അവിദ്യയുടെ കാര്യം. അതിനെക്കുറിച്ച് ഇനി തുടർന്ന് ചർച്ച ചെയ്യും. ശാന്തി ശാന്തി ശാന്തി.